േതനാലവിമതിസിദ്ധസൗക്യമീശ്വരി സദാശിവസമാരംഭാ ശങ്കരാചാര്യമദാചാര്യവരുംഭവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരാചാര്യം കേശവംഗായ സുപ്രഭാഷകൃതേശ്വരുരാത്മേ മൂർത്തിഭേദവിഭാഗിക്ഷിണമൂർത്ത പതിമൂന്നാധികരണം പത്ത് സൂത്രം മുപ്പത്തൊമ്പത് കമ്പനാദ് കമ്പനാധികരണം അവസിതഃ പ്രാസംഗികോ അധികാര വിചാരഃ അധികാര വിചാരം ഇവിടെ തീർന്നു. അത് പ്രാസംഗികമായി വന്നു ചേർന്നതാണ്. പ്രകൃതമേവ ഇദാനീം വാക്യാർത്ഥ വിചാരണം പ്രവർത്തയിഷ്യം. അപ്പോ ഇനി വാക്യാർത്ഥ വിചാരണ എന്ന് പറയുന്നത് വീണ്ടും തുടരാം. എന്നുവെച്ചാൽ സന്ദർഭത്തിന് യോജിച്ച വാക്യാർത്ഥ വിചാരണ ഇനിയും തുടരാം. എന്നുവെച്ചാൽ എന്റെ താല്പര്യം എന്താണ്, ഈ സന്ദർഭത്തോട് യോജിക്കാത്ത ഒരു കാര്യമാണ് ഇതുവരെ ചർച്ച ചെയ്തത് എന്നാണ്. അത് പ്രകൃതമായ വാക്യാർത്ഥ വിചാരണ അല്ല. എന്നുവെച്ചാൽ ഈ മുമ്പിൽ വന്ന ഈ അധികാര വിചാരം എന്ന് പറയുന്നത് തുടർന്നു വരുന്ന ഭാഗങ്ങളോട് പൂർണ്ണമായും യോജിക്കുന്ന ഒന്നല്ല എന്ന് ഭാഷകാരൻ തന്നെ സ്വയം പറയുന്നു. അങ്ങനെ ഒരു കാര്യത്തിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഈ അപശൂദ്രാധികരണം എന്ന് പറയുന്ന ഒന്നിന്റെ ആവശ്യം അങ്ങനെ ഒരു ചർച്ച ശരിക്കും വരുന്നില്ല. പിന്നെ വേണ്ടി വന്നാൽ കുത്തിത്തിരുക എന്നുള്ളതേ ഉള്ളൂ. എന്ന് പറയുന്നത് പ്രകൃതമായി വന്നിരിക്കുന്ന എന്താണ് വാക്യാർത്ഥ വിചാരണ എന്ന് പറയുമ്പോൾ മുമ്പ് വന്നത് ശരിക്കും വാക്യാർത്ഥ വിചാരമല്ല എന്നർത്ഥം. അതാണ് പറയുന്നത് പ്രാസംഗികമായി വന്നാന്ന് പറയുന്നു. ഇതിന്റെ ഒരു അധികരണത്തിൽ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഓരോ അധികരണത്തിനും പരസ്പര ഒരു ബന്ധം വേണം. എന്തുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇന്നത്, എന്തുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇന്നത്, അങ്ങനെ ഒരു ബന്ധം വേണം. ഇവിടെ അങ്ങനെ ശരിയായ ഒരു ബന്ധം കിട്ടുന്നില്ല. അപശൂദ്രാധികരണവും അടുത്തു വരുന്ന ഇതും തമ്മിൽ. അപ്പോ അതുകൊണ്ട് പറയുന്നത് പ്രാസംഗികമായി അങ്ങനെ വന്നതാണ് ദേവതാധികരണവും ഇതും. ഇതിന്റെ ഇടയ്ക്ക് ഈ സന്ദർഭത്തിൽ വരുന്നതിന് യാതൊരു യുക്തിയും ഇങ്ങനെ ഒരു വിഷയം വാക്യാർത്ഥ വിചാരവും അല്ല. സ്മൃതികളെ എല്ലാം ആശ്രയിച്ചുകൊണ്ടാണ് അവിടെ വിചാരം ചെയ്തത്. അതുകൊണ്ട് എന്തായാലും ഇനി വീണ്ടും പഴയതുപോലെ തന്നെ ഉള്ള വിചാരം തുടരാം എന്നാണ്. എന്നുവെച്ചാൽ വീണ്ടും തത്വവിചാരത്തിലേക്ക്, ശ്രുതി വാക്യങ്ങളുടെ താല്പര്യം എന്താണെന്നുള്ള കാര്യം ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ തൊട്ടു മുമ്പ് ചെയ്ത അവശൂദ്രാധികരണത്തിൽ ശ്രുതിവാക്യം അല്ല വിചാരം ചെയ്തത്, ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് വിചാരം ചെയ്തതെന്ന് പറയും. അപ്പൊ ആ കാര്യത്തെക്കുറിച്ചുള്ള ഒരു സംശയം അതിനോട് മറുപടി പറഞ്ഞിട്ട് മുമ്പോട്ട് പോവാം. സംശയം, ഈ പറയുന്ന കാര്യങ്ങൾ ശ്രുതിയിൽ തന്നെ ഇല്ലേ എന്നുള്ളതാണ്. അതായത് ശ്രുതിയിൽ ബ്രാഹ്മണക്ഷത്ര വൈശ്യർക്ക് ഉപനയനാദികൾ വിധിച്ചിട്ടുണ്ട്, ശൂദ്രന് വിധിച്ചിട്ടില്ല. അവർക്ക് കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്, അതുപോലെ ശൂദ്രന് കർമ്മം വിധിച്ചിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ചെറുതായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രുതിയിൽ തന്നെ അങ്ങനെ ഒരു വ്യത്യാസം ഇരിക്കുമ്പോൾ അവശൂദ്രാധികരണത്തിൽ അങ്ങനെ വരുന്നതിലെന്താ ദോഷമെന്നൊരു സംശയം. അത് അങ്ങനെ ഒരു സംശയം വന്നതുകൊണ്ട് പൊതുവായിട്ട് അതിന് മറുപടി പറയുകയാണ്. അതായത് ശ്രുതിയിൽ പറയുന്ന കാര്യങ്ങളും അവശൂദ്രാധികരണത്തിൽ പറയുന്ന കാര്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ശ്രുതിയിൽ പറയുന്നത് ശരിയാണ്, അഷ്ടവർഷത്തിൽ ബ്രാഹ്മണന് ഉപനയനം ചെയ്യണം, വൈശ്യന് ഇങ്ങനെ ചെയ്യണം, ക്ഷത്രിയന് എത്ര വർഷത്തിൽ ഉപനയനം ചെയ്യണം എന്നെല്ലാം പറഞ്ഞതുപോലെ അതേ സ്റ്റാറ്റസ് ശൂദ്രന് അവിടെ കൊടുക്കുന്നില്ല. അതിന് പക്ഷെ അവശൂദ്രാധികരണമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഒരു ഉദാഹരണത്തിൽ തന്നെ മനസ്സിലാക്കും. അവിടെ എന്താണ്? അബ്രാഹ്മണനായ ഒരാള് മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ, ബ്രാഹ്മണർ ഈ വൈദിക മന്ത്രങ്ങൾ ചൊല്ലി കർമ്മം ചെയ്യുന്നിടത്ത് അവരുടെ കൂട്ടത്തിപ്പോയിരുന്നു. കൂട്ടത്തിപ്പോയിരുന്നു കഴിഞ്ഞപ്പോൾ ഈ ശ്രുതി തന്നെ പറയുന്നതാണ് ഉടനെ തന്നെ അവരെല്ലാവരും കൂടെ ഇയാളെ ഓടിച്ചു. കാരണം ആ കാലഘട്ടത്തിന് തൊഴിൽപരമായൊരു വിഭജനം ഉണ്ടായിരുന്നു, തൊഴിലിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. അപ്പോ ഇയാൾക്ക് പ്രയാസമായി. അപ്പോ ഇത് ഞങ്ങള് സാധാരണ തന്നെ വലിയ ആൾക്കാർ സംസാരിക്കുന്നിടത്ത് കുട്ടികൾ തന്നെ ഓടിക്കത്തില്ല, നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് പറയുന്നു. ഒരു ഇയാളവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇത് നിന്റെ വിഷയമല്ല എന്ന് പറഞ്ഞാൽ അയാളെ ഓടിച്ചു. പക്ഷെ അയാള് പോയിരുന്നു, അയാളും സ്വയം തന്നെ ധ്യാനിച്ചു. കാരണം അയാൾക്ക് അതിനോട് മന്ത്രങ്ങൾ എന്താണെന്ന് അറിയുന്നതിനുള്ള ജിജ്ഞാസയുണ്ടായി. അപ്പോൾ അയാള് ധ്യാനിച്ചു, അയാൾക്ക് മന്ത്രങ്ങളെ ദർശിച്ചു. അപോവനത്രിയങ്ങളെന്ന് പറയുന്ന മന്ത്രങ്ങൾ ആ മലവേടൻ അയാൾ കണ്ടെത്തിയാണ്. അയാൾ ബ്രാഹ്മണനല്ല. അയാൾ ഈ മന്ത്രങ്ങൾ ഇരുന്ന് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് സരസ്വതി നദി അവിടെ നിന്ന് മാറി ഒഴുകി. ഇവർ യാഗം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അയാൾ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് സരസ്വതി നദി ആവാഹിച്ച് ഇയാളുടെ അടുത്തൂടെ ഒഴുകാൻ തുടങ്ങിയപ്പോൾ ഇവരെല്ലാം ഓടി അവിടുന്ന് എഴുന്നേറ്റ് ഓടി വന്ന് ഇയാളെ നമസ്കരിച്ചു, മാപ്പ് പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. അപ്പോൾ അങ്ങേക്ക് അവർ തുല്യരായി പരിഗണിച്ചു. അപ്പോൾ അങ്ങനെ ഒരു അത് ശ്രുതിയിൽ തന്നെ പറയുന്ന ഒരു കഥയാണ്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? അങ്ങനെ ഒരാൾക്ക് അയാളുടെ തൊഴിലിതല്ല, പക്ഷെ അയാൾ അങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെട്ട് അയാൾക്ക് അയാൾ മന്ത്രദഷ്ടാവായി കഴിഞ്ഞപ്പോൾ അന്നത്തെ ബ്രാഹ്മണര് അയാളെ അംഗീകരിച്ചു. അവർക്ക് അതിൽ അസൂയ തോന്നിയില്ല, സ്വാർത്ഥത തോന്നിയില്ല. അവശൂദ്രാധികരണത്തിൽ പറയുന്ന എന്താണ്? കേട്ടുകഴിഞ്ഞാൽ അവന്റെ ചെവിയിലേ ഒരുക്കി ഒഴിക്കണം, അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ നാക്ക് മുറിക്കണം, അവൻ അത് ഓർത്തു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തെ രണ്ടായി പിളർക്കണം. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഈ നിയമം അനുസരിച്ചാണെങ്കിൽ അന്ന് ഈ ചൊല്ലി ഈ മലവേടനെ രണ്ടായി പിളർക്കേണ്ടായിരുന്നു. ഈ സാമൂഹികമായ വ്യത്യാസങ്ങൾ അന്നും ഉണ്ടായിരുന്നു, എന്നും ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ വരുന്ന ഉച്ചനീചത്വങ്ങളാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് വരുന്ന ഇത്തരത്തിലുള്ള സ്വാർത്ഥതയും ക്രൂരതയും ഒക്കെയാണ് ഇവിടെ അവശൂദ്രാധികരണത്തിൽ എടുത്തു കാണിക്കുന്നത്. അവിടെയാണ് പ്രശ്നം വരുന്നത്. അങ്ങനെ കക്ഷിയുവാൻ പലരുടെയും പേര് പറയുന്നുണ്ട്. ഇവരെല്ലാം മന്ത്രദിഷ്ടാക്കളായിരുന്നിട്ടും അവരെ ആരും നാക്ക് മുറിക്കാനോ ചെവിയിൽ ഈ ഒഴിക്കാനോ അല്ലെങ്കിൽ ശരീരം പിളർക്കാനോ ഒന്നും അന്നുള്ളവർ ശ്രമിച്ചില്ല. അവരംഗീകരിക്കുകയാണ് ചെയ്തു. അവർ ഈ മന്ത്രദ്രഷ്ടാക്കളായി ഗ്രഹിച്ചു. ആ മന്ത്രങ്ങൾ പിന്നീട് വന്ന ബ്രാഹ്മണർ ചൊല്ലി, അവിടെയൊന്നും ദോഷം കണ്ടില്ല. പക്ഷെ അവശുദ്രാദികൾക്ക് എന്താ പറയുന്നു? അത് രണ്ട് കാര്യങ്ങളാണ്. പിന്നെ സാമൂഹിക വിഭജനം എന്ന് പറയുന്നത് ഏത് കാലത്തും ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ബ്രാഹ്മണർ എന്ന് പറയുന്ന ഒരു വിഭാഗമായിരുന്നു ഇതൊക്കെ പ്രധാനമായും കൈകാര്യം ചെയ്തിരുന്നു. പിന്നെ ക്ഷത്രിയന്റെ ജോലി ഇന്നതായിരുന്നു. അതും പിൽക്കാലത്ത് വന്നതുപോലെ അത്രയും ദൃഢമായിരുന്നല്ല വൈദിക കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഒരു വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് വേദത്തിലും അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അന്നെന്താണ് രഥകാരനെ, വർഷാസു രഥകാരൻ ഒരു അഗ്നിനാഥി, അവിടെ പറയുന്നു രഥകാര ശൂദ്രനാണ്. അഗ്നിയാധാനം ചെയ്യുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ രഥകാരന് പറഞ്ഞു കൊടുക്കാം. കാരണം അയാൾക്ക് മന്ത്രം ചൊല്ലുകയും പൂജ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് രഥം ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ആ അഗ്നിയാധാനം ചെയ്യുമ്പോൾ അയാൾക്കുള്ള മന്ത്രം പറഞ്ഞു കൊടുക്കാമെന്ന് പൂർവ്വമീമാംസയിൽ തന്നെ നിർണയിച്ചതാണ്. പക്ഷെ ഇവിടെ പറയുന്ന എന്താണ്? ഏതെങ്കിലും കാരണവശാൽ അവന്റെ ചെവിയിൽ മന്ത്രം വീണു കഴിഞ്ഞാൽ ചെവി അടച്ചു കളയണമെന്നാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. നിഷാദസ്തപതി യാജയെന്ന് പറയുന്നു. നിഷാദസ്തപതിയെ കൊണ്ട് നിഷാദന്മാരെന്ന് പറയുന്ന കാട്ടാള വർഗമാണ്. അവരുടെ നേതാവിനെ കൊണ്ട് രാജാവിനെ കൊണ്ട് യാഗം ചെയ്യിക്കണമെന്നാണ്. അത് പൂർവമാംസയിൽ അത് ശൂദ്രൻ തന്നെ എന്ന് തന്നെ നിർണയിച്ചിട്ടുണ്ട്. ക്ഷത്രിയനല്ല. അപ്പൊ അവിടെ യാഗം ചെയ്യിക്കുമ്പോൾ മന്ത്രം പറയാതെ യാഗം ചെയ്യാൻ പറ്റും? യജമാനം ചൊല്ലേണ്ട മന്ത്രം ചൊല്ലണം. ഇവിടെ പറയുന്ന ഇതനുസരിച്ചാണെങ്കിൽ അവന്റെ നാക്ക് മുറിക്കണം. അപ്പൊ ശ്രുതിയിൽ പറയുന്ന കാര്യങ്ങളും ഇവിടെ പറയുന്ന കാര്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അവിടെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും എല്ലാം ചെയ്തിരുന്നില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ അവിശുദ്രാധികരണം അതുമായിട്ട് ഒരു തരത്തിലും മതനോട് ചേർത്ത് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അതൊരു സമാധാനമായിട്ട് ചിലരുടെയൊക്കെ മനസ്സിൽ വന്ന ചോദ്യത്തിന് സമാധാനമായിട്ട് പറഞ്ഞതാണ്. പിന്നെ ഈ വിഭജനങ്ങൾ ഏത് കാലത്തും ഉണ്ടായിരുന്നു, ഇന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഇങ്ങനെയുള്ള ക്രൂരതകളും അടിച്ചമർത്തലുകളും ഒന്നും പാടില്ല എന്നുള്ളതാണ് ഇന്നത്തെ സാമൂഹിക നീതി. അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ പറയുന്ന വെറും കാടൻ നീതിയാണ്. അത് ഈ സന്ദർഭത്തിൽ ഈ ബ്രഹ്മസൂത്രത്തിന്റെ 3-ാം അധ്യായത്തിൽ ഈ ഭാഗത്ത് കടന്നിരിക്കുന്നത് തന്നെ ശരിയാകുന്നില്ലെന്നാണ് ഈ ഭാഷ്യത്തിൽ നിന്ന് തന്നെ പറയുന്നു. മുമ്പ് വ്യാഖ്യാനിച്ച ആള് എന്ന് പറയുന്നു. പൂർണ്ണമായി ഉപയോഗിക്കാത്ത ഒരു ഭാഗമാണ്. പിന്നെ സന്ദർഭത്തിൽ അങ്ങനെ വന്നു, അതുകൊണ്ട് ഇത്രയും പറഞ്ഞു എന്ന്. അടുത്ത് കമ്പനാഥ്. കമ്പനം എന്ന് പറയുന്ന ഇവിടെ എന്താ ചർച്ച ചെയ്യുന്നത്? അടുത്ത് പറയുന്നു, യദിദം കിഞ്ചിത് സർവം പ്രാണി ഏജതി നിസ്സൃതം മഹദ്ഭയം വജ്രം ഉദ്യതം യദ്വിധുരമൃതാസ്തേ ഭവന്തി എന്നാണ്. യഏതിദം കിഞ്ച ജഗത്സർവം, ഈ കാണുന്ന സമ്പൂർണ്ണ ജഗത്തും, പ്രാണേ ഏജതി നിസ്സൃതം, പ്രാണനിൽ ആണിത് നിലനിൽക്കുന്നത്, പ്രാണനിൽ നിന്നാണിത് പ്രകടമായിരിക്കുന്നത്. അത് ഇവിടെ പറയുന്നു, സർവം ജഗത്ത് പ്രാണാൽ നിസ്സൃതം, പ്രാണനിൽ നിന്ന് പ്രകടമായതാണ്. ഇവിടെ ചർച്ച ചെയ്യുന്ന പ്രാണൻ എന്താണെന്നാണ്. ഇത് പ്രാണനിൽ നിന്നാണ് പ്രകടമായത്. നിസ്സൃതം ഉത്പന്നം പ്രാണേ ചിതാത്മനി പ്രേരകേ സതി ഏജതി ചേഷ്ടതേ കമ്പനം. ഏജർ കമ്പനി എന്ന് പറയുന്ന ഒരു ധാതുണ്ട്. അടുത്ത് പറയും അതിന്റെ അർത്ഥമാണ്. പ്രാണൻ എന്ന് വെച്ചാൽ ചിതാത്മാവ്, പ്രാണേ ഏജതി എന്ന് വെച്ചാൽ പ്രാണേ സതി ഏജതി എന്നാണ്. പ്രാണൻ ഉള്ളത് കൊണ്ട് ചേഷ്ടിക്കുന്നു എന്നാണ്. പ്രാണൻ ഉള്ളതുകൊണ്ട് അതാണ് പ്രാണേ ചിതാത്മനി പ്രേരകേ സതി ഏജതി ചേഷ്ടതേ. അത് ചേഷ്ടിക്കുന്നു. ഇവിടെ ചർച്ച ഈ പ്രാണൻ എന്ന് പറയുന്ന എന്താണ്? ഇവിടെ പ്രാണ ഉപാസനയാണോ വിധിക്കുന്നത്, അതോ പ്രാണൻ എന്ന് പറയുന്ന പരമാത്മാവാണോ? ഇത് ഭാഷ്യകാരൻ അവിടെ തന്നെ അത് ഇത് പ്രാണൻ പരമാത്മാവാണ് ബ്രഹ്മമാണോ എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് തന്നെ ഇവിടെയും ആവർത്തിക്കുന്നു. തച്ച പ്രാണാഖ്യം കാരണം മഹത് ബ്രഹ്മ, അവിടെ പ്രാണൻ എന്ന് പറയുന്ന ആ കാരണം, അത് എന്തിനാ ഈ ജഗത്തിന്റെ ഉത്പത്തിക്കും ഈ ജഗത്തിന്റെ നിലനിൽപ്പിനും രണ്ടിനും കാരണമായിരിക്കുന്ന ആ മഹത് ബ്രഹ്മ കാരണമായിരിക്കുന്നത് ബ്രഹ്മമാണ് എന്നാണ്. ഏജതി നിസ്രതം, അതെന്താണ് ആ ബ്രഹ്മ? എങ്ങനെയുള്ളത്? മഹത്ഭയം എന്ന് വ്യാഖ്യാനിക്കുന്നു. ബിഭേദി അസ്മാതി ഭയം, എന്നുവെച്ചാൽ അത് ഭയകാരണമാണ്. വലിയ വലിയ ഭയത്തിന് കാരണമാണ്. ഏതുപോലെ വജ്രം ഉദ്യതം, എങ്ങനെയാണോ ഉയരത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു വജ്രായുധം ഭയത്തിന്, അതിന്റെ മുമ്പിൽ നിൽക്കുന്നവർക്ക് ഭയത്തിന് കാരണമായിത്തീരുന്നത്. ഒരാൾ വാൾ ഉയർത്തി പിടിച്ചിരുന്നാൽ ആ വാളിന്റെ മുമ്പിൽ നിൽക്കുന്നവർക്ക് അതെങ്ങനെ, അത് ഏത് സമയത്താണ് തന്റെ മേലിൽ പതിക്കുന്നത് എന്ന തരത്തിലൊരു ഭയം അയാളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അതുപോലെ ആണ് പറയുന്നത് മഹത്ഭയം വലിയ ഭയത്തിന് കാരണമായിരിക്കുന്നതുകൊണ്ട് അത് ഈ ബ്രഹ്മം അതാണ് പറയുന്നത് വലിയ ഭയത്തിന് കാരണമാണ്. ഏതുപോലെ ഉദ്യതം വജ്രം ഉയരത്തെ പിടിച്ച ഒരു വജ്രത്തെ പോലെ, അത് എന്തുകൊണ്ട് ഭയത്തിന് കാരണമായിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ വ്യവസ്ഥകളും അതിന് അനുസരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പ്രപഞ്ച ശക്തികളൊന്നും തന്നെ വഴിതെറ്റുന്നില്ല, അവരെല്ലാം നിശ്ചയിച്ചിരിക്കുന്ന വഴിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പലയിടത്തും അടുത്ത് ആവർത്തിക്കും. അത് എന്തുകൊണ്ട്? ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിയിൽ, സൃഷ്ടി മാത്രമല്ല സൃഷ്ടി സ്ഥിതി സംഹാരം ഈ മൂന്ന് കാര്യങ്ങളിലും ഒരു വ്യവസ്ഥ കാണുന്നുണ്ട്. അവ്യവസ്ഥിതമായൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ആകസ്മികമായി സംഭവിക്കുന്നു എന്ന് തോന്നിയാലും അത് ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ്. ആകസ്മികത പോലും അതിനപ്പുറം സംഭവിക്കുന്നില്ല. എന്താണ് ആ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്? എന്താണ് ഈ പ്രപഞ്ചത്തിൽ, പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഭൂമി മാത്രമല്ല, ഇവിടെ പ്രപഞ്ചം എന്ന് പറയുന്നത് ജീവൻ അനുഭവപ്പെടുന്നതാണ് പ്രപഞ്ചം. ഈ ജീവൻ അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൽ എപ്പോഴും ജീവന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം മൂന്നും, ജീവനെ സൃഷ്ടിക്കുക എന്നുള്ള മാത്രമല്ല, ജീവനെ നിലനിർത്തുക എന്ന് മാത്രമല്ല, ജീവനെ സംഹരിക്കുക എന്ന് പറയുന്നതും ഈ മൂന്ന് കാര്യങ്ങൾക്കും ഒരു വ്യവസ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എങ്ങനെയാണോ ഉത്പത്തിക്ക് ഒരു നിയമമുള്ളത്, അതുപോലെ ഉത്പന്നമായതിന്റെ സംരക്ഷണത്തിന് ഒരു നിയമമുണ്ട്. എങ്ങനെയാണോ സംരക്ഷണം ത്തിന് നിയമമുള്ളത്, അതുപോലെ ഇതിന്റെ എല്ലാം നാശത്തിന് നിയമമുണ്ട്. ആ നിയമവിധേയമായിട്ടാണ് ഇവിടെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിയമം അങ്ങനെ ലംഘിക്കപ്പെടാതെ നടക്കുന്നതുകൊണ്ടാണ് പറയുന്നത് ഇവിടുത്തെ ഈ ലോകപാലകന്മാര് നിയമപാലകന്മാര് എല്ലാം ആരെയോ ഭയക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരതിന് വീഴ്ചകൾ വരുത്തുന്നില്ല? എന്റെ മേളിൽ ആരും ഉണ്ട്, അതാരാണ്? അത് ബ്രഹ്മം. അതാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാര കർത്താവ് എന്ന് വരുന്ന ഭാഗത്ത് അത് വിശദീകരിക്കും. യാ ഏതദ് വിദുഹു, ആരാണോ ഇതിനെ അറിയുന്നത്. അമൃതാഹാതേ ഭവന്തി, ഇതിനെ അറിയുന്നവർ അവർ അമൃതന്മാരായിത്തീരുന്നു. അപ്പോ സാധാരണ പറയുന്നതാണ് സൃഷ്ടി സ്ഥിതി രഹസ്യങ്ങൾ അറിയുന്നവര് എന്ന് പറയും, തത്വജ്ഞാനികളെന്ന് പറയുന്നു. ഒരു സൃഷ്ടിസ്ഥിതി രഹസ്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. അപ്പോ നമ്മൾ പറയും എന്താണ് ബ്രഹ്മം, ബ്രഹ്മം ബ്രഹ്മമെന്നറിയുന്നു, ബ്രഹ്മത്തെ സത്തായി ചിത്തായി ആനന്ദമായി അറിയുന്നു എന്നെല്ലാം പറയും. അപ്പോൾ ബ്രഹ്മത്തെ അല്ലെങ്കിൽ തൻ്റെ സ്വരൂപമായി അറിയുന്നു, ഇതാണ് അറിയേണ്ടത്. പക്ഷെ ഇവിടെ പറയുന്ന എന്താണ് ഏതത് വിധോ. അപ്പോൾ ബ്രഹ്മത്തെ അറിയുമ്പോൾ അത്രയും അറിയുന്നത് കൊണ്ട് തന്നെ ഒരാളുടെ ജിജ്ഞാസ ശമിക്കുന്നില്ല. അതുകൊണ്ടാണ് ബ്രഹ്മത്തെ ഇങ്ങനെ പല തരത്തിൽ വിശദീകരിക്കുന്നത്, ഒരുപാട് തരത്തിൽ. അതിന് ഒരിടത്ത് പറയും എന്താണ് അത് അഭയം വൈ ജനക പ്രാപ്തോസി, ജനക നീ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു, നിനക്ക് ഭയമില്ല എന്ന് പറയും. ഇവിടെ ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്, അത് വജ്രം ഉദ്യതം, ഉയരത്തെ പിടിച്ച ഒരു വജ്രത്തെ പോലെ അത് ഭയകാരണമാണ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ എല്ലാവരും ഭയക്കുന്നു, ഭയക്കുന്നു ഒന്നായിട്ട് അതിനെ അറിയണം. ഇതൊക്കെ പരസ്പര വിരുദ്ധമാണെന്ന് നമുക്ക് തോന്നും. അത് രണ്ടും പറയുന്നതല്ലേ, ദ്വിതീയ അദ്വൈ ഭയം ഭവതി, വേറെ പറയും. രണ്ടെന്നുള്ള ബോധം കൊണ്ടാണ് ഒരാൾക്ക് ഭയം ഉണ്ടാകുന്നത്. ഇവിടെ എന്താ പറയുന്നത്, ഇത് ഇതിനെ സർവരും ഭയക്കുന്നു എന്നാണ്. അപ്പോ ഒരിടത്ത് പറയുന്നു ഇതിനെ അറിഞ്ഞാൽ ഭയം പോകും, ഒരിടത്ത് പറയുന്നു ദ്വൈത ബോധമുള്ളതുകൊണ്ടാണ് ഭയം ഉണ്ടാകുന്നത്, ഒരിടത്ത് പറയുന്നു നീ ഇതിനെ അറിഞ്ഞു കഴിഞ്ഞു ഭയം മാറുന്നു, ഇവിടെ പറയുന്നു ഈ ബ്രഹ്മം ഭയത്തിന് ഹേതുവാണ്. അപ്പൊ ഇതിൽ ഒന്നും പരസ്പര വിരോധമായ കാര്യങ്ങളില്ല നമുക്കുണ്ടെന്ന് തോന്നിയാലും. ഇവിടെ പറയുന്നു ഏതത് വിധവീകാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സർവഭയത്തിനും കാരണമായിരിക്കുന്നത്, ഇതിനെ സർവരും ഭയക്കുന്നു എന്നുള്ള കാര്യം അറിയുമ്പോൾ തേ അമൃതാഹ ഭവന്തി, അവർ മുക്തന്മാരായിത്തീരുന്നു. ഇത് ഇവിടെ അതിനെ തുടർന്നുള്ള ചർച്ചയല്ല വരുന്നത്. ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് ഇവിടെ പ്രാണശബ്ദം എന്ന് പറഞ്ഞാൽ എന്തിനെ എടുക്കണം, കേവലമായ പ്രാണനെയാണോ അതോ ഇവിടെ പറയുന്ന തരത്തിൽ ബ്രഹ്മത്തെയാണോ എന്നുള്ളതാണ്. മുമ്പ് ഭാഷ്യകാലം തന്നെ അതിനെ ബ്രഹ്മമെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മളിവിടെ ബ്രഹ്മമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇതിവിടെ ഒരു ചർച്ചയ്ക്ക് വിഷയമാണ്. യദിദം കിഞ്ച ജഗസർവം പ്രാണേ ഏജതി, എന്റെ വായി നോക്കിയിരിക്കുന്നവരെല്ലാം വസ്തുവത്തിൽ നോക്കണം. പ്രാണേ ഏജതി എന്നുള്ളതാണ് വസ്തു ഉണ്ടെങ്കിൽ. നമ്മൾ ഇന്നലെ പഠിച്ച സന്ധ്യയാണ് ഇവിടെ വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് അതിൽ നോക്കാൻ പറഞ്ഞത്. സന്ധി വിരുദ്ധന്മാരെല്ലാം വായി നോക്കിക്കൊള്ളുക, അല്ലാത്തവരെല്ലാം പുസ്തകത്തിൽ നോക്കുക. ഇവിടെ എന്താ സംഭവിച്ചിരിക്കും, പക്ഷെ ഇതാണ് പറയുന്നത്. ഇപ്പൊ സന്ധി പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പദങ്ങളെ കുറിച്ചുള്ള ഒരു ബോധം വേണം. ആ പദങ്ങളെ കുറിച്ചുള്ള ബോധം എല്ലാവരും വായിക്കണം, സ്വയം വായിക്കണം, അല്ലെങ്കിൽ മറ്റൊരാൾ വായിക്കുമ്പോൾ അത് നോക്കിയിരിക്കണം. വായിക്കുന്നവന്റെ വായി നോക്കരുത്, എന്നാലേ പദങ്ങളെ കുറിച്ചുള്ള പരിചയം വരത്തുള്ളൂ. പ്രാണേ ഏജതി എന്ന് പിരിച്ചു വായിക്കും, കൂട്ടി വായിക്കുമ്പോ പ്രാണ ഏജതി എന്ന് മതി. അപ്പോ ഈ പ്രാണൻ എന്ന് പറയുന്ന ശബ്ദമുണ്ട്, അതിന്റെ സപ്തമി എന്താണ് പ്രാണെ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ബോധം നമുക്ക് പദങ്ങളെ കുറിച്ച് ഉണ്ടായാലേ നമ്മൾ ഈ പഠിക്കുന്ന കാര്യത്തിൽ പ്രയോജനമുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാലേ ഇതിന്റെ ശരിയായ അർത്ഥം വരത്തുള്ളൂ. കാരണം ഇവിടെ ഭാഷകാരൻ പറഞ്ഞു പ്രാണേ സതി, ഒരു ശബ്ദത്തോടെ അധ്യാഹരിച്ച അർത്ഥം പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ സത്യ പ്രാണി എന്ന് പറയുന്നത് സതിസപ്തമിയാണ്, പ്രാണൻ ഉള്ളതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഒരുപാട് മനസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്ന അർത്ഥം. ചിതാത്മനി പ്രാണി സതി യജതി ചേഷ്ടതി ഇങ്ങനെയൊക്കെയുള്ള ഒരർത്ഥം പറയാൻ കഴിയുന്നു. അപ്പൊ അവിടെ എന്താ വന്നിരിക്കുന്നത്? ഇന്നലെ നമ്മൾ പഠിച്ച സന്ധിയാണ് പ്രാണേ എന്നിരിക്കുമ്പോ ഏച്ചു അയവായവ പദാന്തത്തിൽ ഏകാരത്തിന് അയ്യാദേശം വന്ന് ലോപഹശാകല്യസ്യ ലോപിച്ചു പോയി. അപ്പോ ആ എന്നിരിക്കുന്നു. അപ്പോൾ ശ്രുതിയിലും മറ്റും സർവത്ര നമ്മൾ കാണുന്നത് ഇത്തരമുള്ള സന്ധി വരുന്നിടത്ത് മിക്കവാറും സ്ഥലത്ത് സന്ധി ചെയ്താണ് ഉപയോഗിക്കുന്നത്. അല്ല, സന്ധി വേണമെങ്കിൽ ചെയ്യാതിരിക്കാം, ഇവിടെ വേണമെങ്കിൽ യകാരം ലോപിക്കാതിരിക്കാം. പ്രാണയേജതി എന്ന് യകാരവും ഏകാരവും കൂടെ ചേർത്ത് പ്രാണയേജതി എന്നും പറയാം. കാരണം സന്ധി ചെയ്യാനും ചെയ്യാതിരിക്കാനും ഉണ്ട്, ലോപിക്കാനും ലോപിക്കാതിരിക്കാനും വകയുണ്ട്. എന്തുകൊണ്ട്? ലോപക ശകലസ്യ ശകലിന്റെ അഭിപ്രായമാണ്. പക്ഷെ അതൊന്നും കൂടെ വിഷയമാണ്. അത് ചെയ്യേണ്ടിടത്ത് ചെയ്തു പോകുക എന്നുള്ളതാണ് ഒരു സാമാന്യം മര്യാദ. അത് വേദത്തിൽ പോലും ആ നിയമങ്ങൾ പാലിച്ചിരിക്കുന്നു. അതിങ്ങനെയുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വരുമ്പോൾ വന്ന് നോക്കിയത് മനസ്സിലാക്കുമ്പോൾ നമുക്കത് അതിൻ്റെ ആപ്ലിക്കേഷൻ പിടികിട്ടും. ആ എങ്ങനെയാണ് ആ സൂത്രങ്ങൾ വരുന്നത്? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് വ്യാകരണത്തെക്കുറിച്ചുള്ള പേടി മാറും. ഇതെന്തോ ഭയങ്കര സംഭവമാണ് എന്നുള്ളത് മാറും. അത് സംസ്കൃതം ഇതുപോലെ വായിക്കുകയും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ എന്ന് ഒരാൾ വായിക്കുന്ന ഒരാൾ ആ എന്ന് കാണുമ്പോൾ അത് തോന്നും, എന്താ ഇവിടെ സ്വരസന്ധി വരാത്ത രണ്ട് സ്വരം എടുത്തിരുന്നു കഴിഞ്ഞാൽ വരണമല്ലോ. അപ്പോൾ ചിന്തിക്കും അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്. അയ്യാദേശം ലോപം പിന്നെ എന്തുകൊണ്ട് വരുന്നില്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നലെ വിശദീകരിച്ചു. അപ്പോൾ നമുക്ക് ഓർമ്മ വരും, ടൈലറുടെ കാര്യമൊക്കെ പറഞ്ഞ് ഓർമ്മ വരും. അപ്പോൾ അതിന് സമാധാനമാകും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗിച്ചു പോകും. അത് പ്രയോഗിച്ചു പോകണം. എന്നാലേ അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ക്രമേണ നമുക്ക് സ്വയം തന്നെ ഇത് വായിച്ച അർത്ഥം മനസ്സിലായി പോകാൻ പറ്റും. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വായി നോക്കി ആരെങ്കിലും വായി നോക്കിയിരിക്കേണ്ടി വരും ജീവിതകാലം മുഴുവൻ. അങ്ങനെ ഇരിക്കേണ്ടി വരും. സ്വയം ഒരു കാര്യവും വായിക്കാനോ മനസ്സിലാക്കാനോ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. ഇതൊക്കെ കൊണ്ട് കുറച്ചു പേരെങ്കിലും മൂർഖന്മാരല്ലാതെ ആകണം, അതാണ് എൻ്റെ ആഗ്രഹം. കുറച്ചു പേരെങ്കിലും, ബാക്കിയുള്ളവരെങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ അത് ഇത് ശ്രദ്ധിക്കണം. അങ്ങനെ വരണം. അത് ചില സ്ഥലങ്ങളിൽ അത് പറയുന്നു. പിന്നെ ഇതൊക്കെ ഇതിനുവേണ്ടി എന്തിനാ സമയം കളയുന്നു? സ്വയം വായിച്ച് മനസ്സിലാക്കണം. ഇതൊക്കെ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ വരും. അത് അത് കഴിഞ്ഞ് നോക്കുക. ഏത് വിദുഹു പ്രസവം എല്ലാവരുടെ കയ്യിലും ഉണ്ടെങ്കിൽ എത്രയോ ഉദാഹരണങ്ങൾ വരും. ഏത് ഇതൊക്കെ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എന്താണ്? യഹ യൗ ഏ ശബ്ദത്തിന്റെ പ്രഥമ ബഹുവചനമാണ്, ബഹുവചനമാണ്. ഇതൊക്കെ കുറച്ച് വായിക്കുന്നവർക്കേ പറ്റും. സംസ്കൃതം വായിക്കണം. ഏത് അവിടെ ഇത് തന്നെ സംഭവിച്ചു. ഏകാരത്തിൽ എന്തോന്നു ഹേച്ഛായ അയ്യാദേശം ഒന്ന് ലോപകശാഖ ബിസ്യകാരം ലോപിച്ചു ഏതെന്നായി. ഇത് ഈ സൂത്രങ്ങൾ രണ്ട് സൂത്രവും പഠിക്കാതെ ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ വല്ലതും മനസ്സിലാവും? എന്താണെന്ന് മനസ്സിലാവും? പഠിച്ചവർക്കാണെങ്കിലോ അവർക്ക് മനസ്സിലാവും. ആരാണോ ഏതദ് വിദുഹു, ഏ വിദുഹു. പിന്നെ അങ്ങനെ വരുമ്പോൾ ഏ എന്ന് പറയുന്നത് വിദുഹു എന്ന് പറയുന്നത് ക്രിയയാണ്. ആ ക്രിയയോടെ തന്നെയിരിക്കുന്നു. ബഹുവനമാണ് ക്രിയ. ഏ എന്ന് പറയുന്നത് ബഹുവനമാണ്. പരസ്പരം പദങ്ങളെ ബന്ധപ്പെടുത്തിയിട്ട് അതിന്റെ വ്യക്തികളൊക്കെ തനിയെ മനസ്സിലാവും. അമൃതാഹ ഏ തേ അതുമായിട്ടുള്ള ബന്ധം വരും. ഏ വിദുഹു തേ അമൃതാഹ അന്യോഗ തനിയെ തന്നെ വരും. അത് തുടക്കത്തിലൊരു ചെറിയ പരിശ്രമത്തിന്റെ ആവശ്യമുള്ളൂ. ഇതൊരു വലിയ മഹാസംഭവമൊന്നുമല്ല. ഇത് വായിക്കുമ്പോൾ മനസ്സിലാകുക എന്ന് പറയും. ആർക്ക് സാധിക്കാമെന്നുള്ള കാര്യങ്ങൾ. പക്ഷെ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഇതൊന്നും നമുക്ക് പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് ഇരുന്നു കഴിഞ്ഞാൽ എന്നും മൂർഖന്മാരായിരിക്കാനേ പറ്റൂ. മൂർഖെന്ന് വെച്ചാൽ മൂഢന്മാർ എന്നുള്ള. അപ്പോ ഒരു വർഷം, രണ്ട് വർഷം, മൂന്ന് വർഷം, നാല് വർഷം ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മൂഢന്മാരായിരിക്കും. 12 വർഷം കഴിഞ്ഞിട്ടും വീണ്ടും മൂഢന്മാരായിരിക്കരുത്. അത് ശരിയായ കാര്യമല്ല. അതുകൊണ്ടിത് പഠിക്കണം, ഇത് മനസ്സിലാക്കണം എന്നും കഴുതകളായിരിക്കരുത്. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഇത് പഠിക്കണം, ഇത് മനസ്സിലാക്കണം, ഇത് പ്രയോഗിക്കണം. ഇനി ഇതൊക്കെ വായിക്കുമ്പോൾ പുസ്തകം കൊണ്ടുവരണം, പുസ്തകത്തെ നോക്കണം, എന്നിട്ടിത് മനസ്സിലാക്കണം. അല്ല ഇനി ഞാൻ കഴുതയായിട്ട് ജീവിക്കുമെന്ന് ഒരാൾ വാശി പിടിച്ചിരിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അല്ലാത്തവർ അതിങ്ങനെ, ഞാൻ തുടക്കത്തിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, 12 വർഷം കഴിഞ്ഞിട്ടല്ലേ ഈ കഴുതയെന്ന് പറയുന്നത്. അതുകൊണ്ട് ആർക്കും വിരോധമൊന്നും തോന്നരുത്. അങ്ങനെയാണെങ്കിൽ എനിക്കങ്ങനെ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യമേ പറയണമായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഇപ്പം പറയണം. അതുകൊണ്ട് ഇനി അങ്ങനെ ആയിരിക്കാൻ പാടില്ല. ഇത് അല്ലാതെ ഇതിങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വായിത്തു തന്നെ വിളിച്ചു പറയുന്നു, അവിടെ ചെന്ന് വായും പൊളിച്ചിരിക്കുന്നൊന്നും ഒരു പഠനമല്ല. അത് ഞാൻ പറഞ്ഞാലും ശരി, വേറെ ആൾ പറഞ്ഞാലും ശരി, അതൊക്കെ കഴുതപ്പണിയാണ്. നമ്മളൊക്കെ ഒരു കാര്യം പഠിക്കുക എന്ന് വെച്ചാൽ അത് നമ്മൾ സ്വയം മനസ്സിലാക്കണം, മനസ്സിലാക്കി തന്നെ പഠിക്കണം. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ തലയിൽ എന്ത് വേണോ അടിച്ചു കയറ്റാം. ഇത്രയും കാലം ഞാൻ അതാ ചെയ്തത്, ഇനി അങ്ങനെ ആകാൻ പാടില്ല. എന്തായാലും ഇപ്പോഴെങ്കിലും ഒരു വിളിവ് ഉണ്ടായല്ലോ, അതൊക്കെ പഠിക്കണം. തുടക്കം നല്ല ലക്ഷണമാണ്, ഇനിയെങ്കിലും രക്ഷപ്പെടും എന്ന് പ്രതീക്ഷിക്കുക. അത് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്റെ ശബ്ദത്തിൽ മാർദ്ദവമില്ലെങ്കിലും എന്റെ ഉദ്ദേശ്യ ശുദ്ധിയിൽ തകരാറൊന്നുമില്ല. ശ്രദ്ധിക്കണം, മനസ്സിലാകണം, വ്യാകരണ നിയമങ്ങൾ പഠിച്ചു തന്നെ തീരണം. അല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് കാര്യമുണ്ട് എന്നാ ചോദിക്കും, ഇതെന്താ ആദ്യമേ പറയാത്തതെന്ന്. പറയാൻ പാടില്ല. എന്തുകൊണ്ടാണ് അവയ്യാകരണായ നിർബ്രൂയാ ആചാര്യന്മാർ പറഞ്ഞിരിക്കുകയാണ്, വ്യാകരണം പഠിക്കാത്തവനോട് ഇതൊന്നും പറയരുത്. വ്യാകരണം പഠിക്കാത്തവനോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവനിത് മനസ്സിലാകും. ശകല്യസ്യ എന്ന് പറഞ്ഞ് ഏച്ചോ അയവായവ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാക്കിനെന്തോ അസുഖം വന്നെന്നേ വിചാരിക്കും. ഏച്ചോ അയവായവ എന്താ ഇങ്ങനെ പറയുന്നു. അതുകൊണ്ടാ പറഞ്ഞത്, അത് പറയും. പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ മനസ്സിലായി സംഗതി ഇന്നതാണ്. അതുകൊണ്ട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അവയ്യാകരണായ നിർബ്രൂയാ ഇങ്ങനെയുള്ള ഇതിനെ നിരുക്തം എന്ന് പറയും. നിരുക്തം വ്യാകരണം അറിയാത്തവനോട് പറയരുത്, ചിലപ്പോ തല്ലും കിട്ടും. പറയുന്ന ചീത്ത പറയുന്നതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തല്ലും കിട്ടും, എന്നത് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്, ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ പറയുന്ന വിഷയത്തിലേക്ക് ഇനി വരാം. ഏതദ് വാക്യം ഏജിർ കമ്പനി ധാത്തുകൊടുത്ത അനുഗമാത് ലക്ഷിതം. അതായത് ഇവിടെ കമ്പനാത് എന്ന് പറയുന്നതിൽ നിന്ന് ഈ വാക്യത്തെ എങ്ങനെ കൊണ്ടുവന്നു എന്നാണ്. ഇപ്പൊ കമ്പനാത് എന്നൊരു സൂത്രം കൊണ്ടുകഴിഞ്ഞാൽ ഇതെങ്ങനെ വ്യാഖ്യാനിക്കും? അതും പറഞ്ഞു എന്താണ്, വാക്യാർത്ഥ വിചാരണ ആണ് ഇവിടെ നടത്തുന്നത്. വാക്യാർത്ഥ വിചാരണ എന്നുള്ളത് ശ്രുതി വാക്യത്തിന്റെ അർത്ഥ വിചാരണയാണ്. കമ്പനാഥ് എന്ന് പറയുന്ന ഒറ്റ പദവും ശ്രുതി വാക്യവുമായിട്ട് എന്താ ബന്ധം? ആ ബന്ധത്തെ കണ്ടെത്തുന്നിടത്താണ് ഭാഷ്യകാരന്റെ വിജയം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു അത് കണ്ടെത്താൻ എങ്ങനെ? ഏതത് വാക്യം, ഇപ്പൊ ഇവിടെ ഉദാഹരിച്ച വാക്യം എന്താണ്? യദിദം കിഞ്ചദക സർവം പ്രാണ ഏജതി നിസ്സൃതം മഹദ്ഭയം വജ്രം ഉദ്യതം യ ഏതദ് വിദുരമൃതാസ്തി ഭവന്തി. ഈ വാക്യം എന്ന് പറയുന്നതിൽ ഏജുചിരു കമ്പനി ധത്തുർത്ത അനുഗമാത് ലക്ഷിതം. ധാതുപാഠത്തിൽ ഏജുരു കമ്പനി എന്ന് പറയുന്ന ഒരു ധാതുണ്ട്. കമ്പനം ഏജു ധാതുവിന്റെ അർത്ഥമാണ്. അപ്പൊ കമ്പനം എന്ന് പറയുന്ന ഈ ശബ്ദം കണ്ടപ്പോ ഭാഷകാരൻ ചിന്തിച്ചു, കമ്പനം എന്ന് പറയുന്ന ആ അർത്ഥം വരുന്ന ശബ്ദം ഇവിടെ വന്നു എന്ന് ചിന്തിച്ചു. അപ്പോഴാണ് കഠോപനിഷത്തിലെ മന്ത്രം ഓർമ്മ വന്നത്, ഏജതേ എന്ന് പറഞ്ഞ കമ്പതേ. അപ്പോ ആ വാക്യത്തെ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ വാക്യത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പദങ്ങളിൽ നിന്ന് ശ്രുതിവാക്യത്തെ കണ്ടുപിടിച്ച് പിന്നെ അവിടുത്തെ എന്താ പ്രശ്നമെന്ന് ചിന്തിക്കുക. കമ്പതേന്ന് പറഞ്ഞു, പക്ഷെ അവിടെ പറഞ്ഞു എന്താണ്? പ്രാണ ഏജതി, പ്രാണി ഏജതി എന്നു വന്നു. പ്രാണേ ഏജതി, പ്രാണശബ്ദം വന്നു. അത് ഏജതി എന്ന് പറയുന്നതിന്റെ അത് അടുത്ത് തന്നെ വന്നു പ്രാണ ശബ്ദം. അപ്പൊ അവിടെ കമ്പനം പ്രാണനുമായി ബന്ധപ്പെടുത്തിയാണ്. അപ്പൊ ഇവിടുത്തെ ചർച്ചയുടെ വിഷയം പ്രാണനാണ്. എന്താണ് പ്രാണൻ എന്ന് പറയുന്നത്? പലതരത്തിലും വരുന്നു, ചിലടത്ത് ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നു. ഇവിടെ എന്താണ്? ഇവിടെ അത് തത്വം തന്നെയാണ്. അത് പല സ്ഥലത്തും പല ഭാഗങ്ങളിലും അത് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ അവിടുത്തെ ശ്രുതിയുടെ അല്ലെങ്കിൽ ശ്രുതി വാക്യത്തിന്റെ തത്വത്തെ നിർണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മസൂത്രങ്ങൾ, അല്ലാതെ അസംബന്ധങ്ങൾ എഴുതി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോ ഇവിടെ ആ രീതിയിൽ കമ്പനം എന്ന് പറയുന്ന ശബ്ദത്തിലൂടെ കമ്പനാർത്ഥമുള്ള ധാതുവിനെ കുറിച്ച് സ്മരിച്ച് ആ ധാതുവിലൂടെ ആ ധാതുവിന്റെ രൂപത്തെ പ്രയോഗിച്ചിരിക്കുന്ന വാക്യത്തെ സ്മരിച്ച് പിന്നെ അതിന്റെ അർത്ഥത്തെ സ്മരിക്കുകയാണ്. അത് ചിന്തയുടെ ശരിയായ പോക്കാണ്. ഏതദ്വാക്യം ഏജൃ കമ്പനേതി ധാത്വർത്ഥ അനുഗമാത്. ഏജൃ കമ്പനി എന്ന് പറയുന്ന ധാത്വിന്റെ അർത്ഥത്തെ പിന്തുടരുന്നത് കൊണ്ട് ലഭിച്ചതാണ് എന്നാണ്. അങ്ങനെ എത്തിച്ചേർന്നാണ് ഈ വാക്യത്തിലെന്നാണ്. കമ്പനം എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ കേട്ടപ്പോൾ അതായത് ഏത് ധാതുവിന്റെ അർത്ഥമാണ്, അത് ഏത് ധാതുവാണ്, അത് എവിടെ പ്രയോഗിച്ചിരിക്കുന്നു, അത് ഏതിനോട് ബന്ധപ്പെടുത്തി പ്രയോഗിച്ചിരിക്കുന്നു, അവിടെ എന്താണ് വിഷയം, ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ച് ഏതദ്വാക്യം ലക്ഷിതം ഈ വാക്യത്തെ കണ്ടുപിടിച്ചതെന്നാണ്. അവിടെ പറയുന്നതിനൊരു യുക്തിയുണ്ട്. എന്തായാലും സൂത്രങ്ങൾ ശ്രുതി അർത്ഥ വിചാരത്തിനാണ് എങ്കിൽ ഈ യുക്തി ശരിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് വാക്യാർത്ഥ വിചാരണ, വാക്യാർത്ഥ വിചാരണയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ശ്രുതി. അപ്പോൾ വാക്യാർത്ഥമല്ലാത്ത കാര്യങ്ങൾ അവിടെ വിചാരണ ചെയ്യാൻ പാടില്ല. അങ്ങനെ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്രിമമാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ മുമ്പ് പറഞ്ഞ കാര്യം ഓർക്കണം. ശൂദ്രന്റെ നാക്ക് മുറിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രുത്യർത്ഥമല്ല, വാക്യാർത്ഥ വിചാരമല്ല, അത് അസംബന്ധമാണ് എന്ന് തിരിച്ചറിയണം. അശ്വിൻ വാക്യെ സർവമിതം ജഗത് പ്രാണാശ്രയം സ്പന്ദത്തെ മഹശ്ചാകിഞ്ചിത് ഭയകാരണം വജ്രം ശബ്ദിതം ഉദ്യതം തദ്വിജ്ഞാനാശ്ച അമൃതത്വപ്രാപ്തിരീതി ശ്രൂയതേ. ഇനി ഈ വാക്യത്തിന്റെ അർത്ഥം എങ്ങനെയാണ് അവിടെ വ്യാഖ്യാനിച്ചത്? ഉപനിഷത്തിൽ ഭാഷയത്തിൽ ആ അർത്ഥത്തെ അവിടെ പറയുന്നു. അശ്വിൻ വാക്യ വാക്യത്തിൽ സർവമിതം ജഗത് പ്രാണാശ്രയം, ഈ ജഗത്ത് മുഴുവൻ പ്രാണനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പ്രാണാശ്രയ സ്പന്ദതേ, പ്രാണനെ ആശ്രയിച്ച് സ്പന്ദിക്കുന്നു. മഹച്ച കിഞ്ചിത് വജ്ര കിഞ്ചിത് ഭയകാരണം വജ്രശബ്ദിതം ഉദ്യതം എന്നാണ്. ഉയർത്തിപ്പിടിച്ച ഒന്ന്, അതിനെ വജ്രം എന്നുള്ള ശബ്ദം കൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. അത് മഹത്താണ്, ഭയകാരണവുമാണ്, ഭയത്തെ ഉണ്ടാക്കുന്നതാണ് എന്നും പറഞ്ഞു. പിന്നീട് എന്ത് പറഞ്ഞു? തദ്വിജ്ഞാനാശ അമൃതത്വപ്രാപ്തി, അതിന്റെ അറിവുകൊണ്ട് അമൃതത്വത്തെ പ്രാപിക്കുന്നു എന്നും പറഞ്ഞു. തത്ര കോസു പ്രാണ കിം തത് ഭയാനകം വജ്രം ഇതി അപ്രതിപത്തേർ വിചാരേ ക്രിയമാണേ പ്രാപ്തം താവത് പ്രസിദ്ധേഹേ. കിം തത് ഭയാനകം വജ്രം, എന്താണ് ആ ഭയത്തെ ജനിപ്പിക്കുന്ന വജ്രം എന്താണ്? ഇതി അപ്രതിപത്തെ, ഇവിടെ വ്യക്തമല്ല. ഈ ഉപനിഷത് മന്ത്രത്തിൽ അത് വ്യക്തമല്ല. എന്താണ് ഭയത്തെ ഉണ്ടാക്കുന്ന വജ്രം? അത് വ്യക്തമല്ല. കിം തദ് ഭയാനകം വജ്രമിത്തി അപ്രതിപത്തേ അത് വ്യക്തമാകുന്നില്ല. വിചാരക്രിയമാണേ. ശരി, അപ്പോൾ അവിടെ ചിന്തിച്ചു നോക്കുക എന്താണെന്ന്. പ്രാപ്തം താവത് പ്രസിദ്ധേഹേ പഞ്ചഭൃതർ വായു പ്രാണയീതി. ഇനി ഒരാൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു പ്രാണ എന്ന്, പ്രാണേജതി എന്ന് പറഞ്ഞു. അപ്പോൾ പഞ്ചഭൃതി വായു പ്രാണൻ ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പ്രാണൻ എന്നതാണെന്ന് അതാണിവിടെ മഹത് ഭയം വജ്രം ഉദ്യതം എന്ന് പറഞ്ഞത് ആ പ്രാണന് ആണെന്ന് തോന്നുന്നു, പ്രതീതമാകുന്നു ഇതി. എന്തുകൊണ്ട്? പ്രാണൻ എന്താണെന്ന് ലോകപ്രസിദ്ധമാണ്, ശാസ്ത്രപ്രസിദ്ധമാണ്. അതുകൊണ്ടിവിടെ പ്രാണശബ്ദത്തെ കൊണ്ട് പ്രാണനെ തന്നെ സ്വീകരിക്കണം. പ്രസിദ്ധേ രേവാച അശ്വനി വജ്രം സിനി അശ്വനി അശ്വനിപാദം പിടിത്തി എന്നൊക്കെ പറയുന്നു. അത് വജ്രമാണെന്നും പറയും, പുരാണങ്ങളിലും മറ്റും പറയുന്നു. എന്താണ്? ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിക്കുന്നതാണ്. അശ്വനിപാദം എന്ന് പറയുന്ന അതാണ്, ഇടിത്തി എന്ന് പറയുന്നു. അത് പുരാണ പ്രസിദ്ധിയുണ്ട്. വജ്രമെന്ന് പറയുന്നത് എന്താണെന്നറിയാം, അശ്വനിയാണെന്നറിയാം. പിന്നെ അത് മാത്രമല്ല, പ്രാണനാണ് വായു എന്ന് വെച്ചാൽ പ്രാണനാണ്. വജ്രം എന്ന് പറയുന്നത് വജ്രായുധം ഇന്ദ്രന്റെ. ഇതൊക്കെ എങ്ങനെ ബന്ധപ്പെടുന്നു? വായു സഹിതം മഹാത്മ്യം സങ്കീർത്തിത. ഇവിടെ വെച്ച് മനസ്സിലാക്കിയത് വായുവിന്റെ മഹാത്മ്യത്തെ പറയുകയാണ്. എങ്ങനെ കഥം എങ്ങനെ ശ്രമമിതം ജഗത് പഞ്ചപുറത്തു വായു പ്രാണശബ്ദതേ പ്രതിഷ്ഠായ ഏജതി. ഇതെല്ലാം പൂർവശമാണ് ഇവിടത്തെ ഈ പറയുന്നതെല്ലാം. എന്നുവെച്ചാൽ പ്രാണനെന്ന് പറയുന്നത് പ്രാണനാണ് എന്ന പൂർവശം പറയുകയാണ്. സർവവിധം ജഗത്, ഈ കാണുന്ന ജഗത്തെല്ലാം പഞ്ചവൃത്തു പ്രാണോ പ്രാണശബ്ദിതേ പ്രതിഷ്ഠായ ഏജതി. പ്രാണൻ എന്ന് ശബ്ദം കൊണ്ട് ഇവിടെ പറഞ്ഞ പഞ്ചവൃത്തിയായ പ്രാണനെ ആശ്രയിച്ചിട്ട് ഏജതി, ഇത് കമ്പതേ നേരത്തെ പറഞ്ഞല്ലോ, സ്പന്ദിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നർത്ഥം. പ്രാണനെ ആശ്രയിച്ചിട്ടാണ് വായു നിമിത്തമേവ മഹത് ഭയാനകം വജ്രം ഉദ്യമതേ. ഈ അശനിപാദവും വായു നിമിത്തമായിട്ടാണ്, പ്രാണൻ നിമിത്തമായിട്ടാണ്. എങ്ങനെ അത് വിശദീകരിക്കുന്നു? വായു ഹി പർജന്യഭാവേന വിവർത്തമാനെ വിദ്യുത്തനയിഷ്ടി അശ്നയോർ വിവർത്തന്തേ ഇത്യാജക്ഷതേ. വായു ഹി പ്രാണൻ എന്ന് പറയുന്നു, അത് പർജന്യഭാവേന വിവർത്തമാനേ എന്നാണ്. അത് പർജന്യഭാവത്തിൽ അതിന് പരിണാമം സംഭവിക്കുമ്പോൾ എന്നാണ്. എങ്ങനെ പർജന്യഭാവത്തിൽ എന്ന് പറഞ്ഞാൽ വൃഷ്ടിക്ക് കാരണമായിരിക്കുന്നതാണ് പർജന്യം മേഘം. അപ്പോൾ ഈ പ്രാണൻ അത് തന്നെയാണ് വായു, അത് തന്നെയാണ് മേഘരൂപത്തിൽ മാറുന്നത്. അവിടെ എന്ത് വരുന്നു? വിദ്യുത് വരുന്നു, അതും പ്രാണന്റെ പ്രവർത്തനമാണ്. മിന്നലായി വരുന്നത്, സ്തനയത്തിനും ഇടിയായി വരുന്നത്, പിന്നെ വൃഷ്ടി, അതും പ്രാണന്റെ പ്രവർത്തനമാണ്. പിന്നെ അശനി എന്ന് പറയുന്നത് ഇടിത്തി എന്ന് നമ്മൾ പറയും, ഭൂമിയിൽ പതിക്കുന്നത്, അല്ലെങ്കിൽ വജ്രപാദം അശ്വനിപാദം എന്നൊക്കെ പറയും. ഇതെല്ലാം പ്രാണന്റെ പ്രവർത്തനം തന്നെയാണ്, വായുവിന്റെ പ്രവർത്തനം തന്നെയാണ്. അതിന് വ്യാഖ്യാനിക്കുന്ന പലതരത്തിലായിരിക്കും. സൂര്യന്റെ ചൂടുകൊണ്ട് സമുദ്രത്തിന്റെ ജലം വായുവിന്റെ സഹായത്തോടുകൂടി മേലോട്ട് പോയി എന്നെല്ലാം പറയും. എന്തായാലും അവിടെ പ്രാണപ്രവർത്തനമാണ് നടക്കുന്നത്. സൂര്യന്റെ ഊർജമാണെങ്കിലും അതും പ്രാണനാണല്ലോ, വായു എന്ന് പറയുന്നതും പ്രാണനാണ്. പിന്നെ എന്തെല്ലാം നടക്കുന്നോ, മഴയായും മേഘമായും ഇടിയായും മിന്നലായും എല്ലാം സംഭവിക്കുന്നത് പ്രാണപ്രവർത്തനം തന്നെ ആണ് പറയുന്നത്. ഇതെല്ലാം വായു ഹി പർജന്യഭാവേന വിവർത്തമാനെ, വായു പ്രാണന്റെ പരിണാമം ഇവിടെ പ്രാണനാണ് വായു എന്ന് പറയുന്നു. വിദ്യസ്ഥനൃഷ്ടി അശ്വനയോർ വിവർത്തന്തേ ഇത്യാജക്ഷത്തെ, ഇതിങ്ങനെ പല രൂപത്തിൽ മാറുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത് പ്രാണന്റെ സ്പന്ദനം എന്ന് പറയുന്നു. അതിനാണ് ഇവിടെ പറയുന്നത് വിവർത്തമാനെ എന്ന് പറയുന്നത്. വായുഹി പർജന്യഭാവേന വിവർത്തമാനെ വിദ്യസ്ഥനൃഷ്ടി അശ്വനയോർ വിവർത്തന്തേ ഇത്യാജക്ഷത്തെ. അപ്പോൾ ഇതറിയണം, വായുവിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നറിയണം. അറിഞ്ഞിട്ടോ വായു വിജ്ഞാന ദേവച ഇതം അമൃത, അങ്ങനെയുള്ള വായു വിജ്ഞാനം കൊണ്ട്, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉപാസന, വായുവിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതറിഞ്ഞിട്ട് ആ അറിവാണ് വായുവിനെ കുറിച്ചുള്ള ഉപാസന എന്ന് പറയുന്നത്, പ്രാണോപാസന. അങ്ങനെയും ആ പ്രാണ വായു രൂപത്തിലുള്ള പ്രാണനെ, ആ വായുവിന്റെ സ്പന്ദന രൂപത്തിലുള്ള ഈ കാര്യങ്ങളിലൂടെ ധ്യാനിക്കുക ഇത്തരത്തിൽ. അപ്പോൾ അത് വായു വിജ്ഞാനമായി, വായു ഉപാസനയായി, അതിലൂടെ അമൃതത്വം, അമൃതത്വത്തെ പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്നുവെച്ചാൽ ഇവിടെ പ്രാണ ഉപാസനയെക്കുറിച്ചാണ് പറയുന്നത് പൂർവപക്ഷം. ഇനി തഥാഹി ശ്രുതി, എന്തൊരു കാര്യത്തിൽ വേറെ ശ്രുതിയുമുണ്ട്. എന്നാണ് വായു രേവ വൃഷ്ടി വായു സമഷ്ടി അപ പുനർമൃത്യം ജേരി യേവം വേദ. വായു രേവ വൃഷ്ടി, വായുവാണ് വൃഷ്ടിയായിരിക്കുന്നത്, വായു സമഷ്ടി, വായുവാണ് സമഷ്ടിയായിരിക്കുന്നത്. പുനഃ അപമൃത്യം ജേരിയ ഏവം വേദ, ഏതൊരുവനാണോ ഇതിനെ ഇങ്ങനെ അറിയുന്നത് അവൻ അപമൃത്യുവിനെ ജയിക്കുന്നു. അപമൃത്യുവിനെ ജയിക്കുന്നു ആരാണോ ഇങ്ങനെ അറിയുന്നത്. അപ്പോ ആ പ്രാണോപാസനയുടെ ഒരു ഫലത്തെക്കുറിച്ച് പറഞ്ഞു, അപമൃത്യുവിനെ ജയിക്കുന്നു. തസ്മാത് വായു അയം ഇഹ പ്രതിപത്തവീതി, അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന അത് വായു പ്രാണ ഉപാസനയാണ്, ബ്രഹ്മത്തെ അല്ല എന്നാണ്. ഏവം പ്രാപ്തി ബ്രഹ്മ, ഇത് പൂർവശം പ്രാണോപാസനയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫലത്തെയും പറഞ്ഞു കഴിഞ്ഞു, അപമൃത്യു സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നു. ബ്രഹ്മേ വേദം ഇഹ പ്രതിപത്തവ്യം പറയുന്നു, ബ്രഹ്മേവ ഇതം ഇഹ പ്രതിപത്തവ്യം, അതു പ്രാണ, പ്രാണനല്ല ഇവിടെ ധരിക്കേണ്ടത്, ബ്രഹ്മത്തെയാണ്. കുതഹ, അതങ്ങനെ പൂർവോത്തര ആലോചന, പൂർവ അപര ആലോചന കൊണ്ട്, വിചാരം കൊണ്ട് മനസ്സിലാക്കാം. അതങ്ങനെ പൂർവോത്തരയോർ ഹി ഗ്രന്ഥഭാഗയോർ ബ്രഹ്മൈവ ദൃശ്യമാനം ഉപലഭാമഹേ. പൂർവോത്തര ഗ്രന്ഥഭാഗങ്ങളിൽ ഇവിടെ കഠോപനിഷത്തിൽ ഇത് രണ്ടാം അധ്യായത്തിലെ ആറാം ഭാഗത്തിലെ രണ്ടാമത്തെ മന്ത്രമാണ്. ഇതിന്റെ പൂർവോത്തര ഭാഗങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ മുൻ ഉള്ള മന്ത്രങ്ങളും പിന്നീടുള്ള മന്ത്രങ്ങളും ചിന്തിക്കുമ്പോൾ ബ്രഹ്മൈവ നിർദ്ദേശ്യമാനം ഉപലഭാമഹേ, അവിടെ നിർദ്ദേശിക്കപ്പെടുന്നത് ബ്രഹ്മമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ ബ്രഹ്മത്തെയാണ് പറയുന്നത്. അല്ലാതെ ഒരു സന്ദർഭത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സന്ദർഭത്തിൽ നിന്ന് അതിനെ അടർത്തു മാറ്റിയിട്ട് ഇത് ഇന്നതാണെന്നങ്ങ് തീരുമാനിക്കരുത്. ആ സന്ദർഭത്തിൽ അതിനെ നിലനിർത്തിക്കൊണ്ട് പൂർവ്വഭാഗങ്ങളും ഉത്തരഭാഗങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് എന്നിട്ട് മനസ്സിലാക്കണം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. ഇഹൈവ കഥം അകസ്മാത് അന്തരാളെ വായും നിർദ്ദിശ്യമാനം പ്രതിപദ്ധ്യേമഹി. പൂർവ ഉത്തരഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നു അത് ബ്രഹ്മമാണ്. പൂർവോത്തരയോർ ഹി ഗ്രന്ഥഭാഗയോർ ബ്രഹ്മൈവ നിർദ്ദിശ്യമാനോ കലഭാമഹേ. പൂർവോത്തര ഭാഗങ്ങളെ ചിന്തിക്കുമ്പോൾ ബ്രഹ്മത്തെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നു. ഇഹൈവ കഥമകസ്മാത്, അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ട് അന്തരാളെ ഇവിടെ മധ്യത്തിൽ വായും നിർദ്ദിശ്യമാനം പ്രതിപദ്ധ്യമായി ഇവിടെ വായുവിനെ നിർദ്ദേശിക്കുന്നു എന്ന് എങ്ങനെ അറിയാൻ കഴിയും? പൂർവോത്തര താവ തദൈവ ശുക്രൻ തദ്ബ്രഹ്മ തദൈവാമൃതം ഉച്യതേ തസ്മിൻ ലോകാസുതാസർഗേ തത് നാത്യേതി കശ്ചന. ഇത് ഈ ബ്രഹ്മം നിർദ്ദിഷ്ടമിന്റെ തൊട്ടു മുമ്പിൽ തദൈവ ശുക്രം, അത് ശുക്രമാണ് എന്ന് വെച്ചാൽ സ്വയം പ്രകാശിക്കുന്നതാണ്. തദ്ബ്രഹ്മ അതാണ് ബ്രഹ്മം, തദൈവ അമൃതം അതാണ് അമൃതം എന്ന് പറയുന്നത്. തസ്മിൻ ലോകാശ്രിത, അതിലാണ് ഈ 14 ലോകങ്ങളും ആശ്രിതമായിരിക്കുന്നത്. സർവേ ലോക തതു അത്യേതി കശ്ചന, അതിനെ ആർക്കും അതിക്രമിക്കാൻ കഴിയുന്നില്ല, അതിനെ ആശ്രയിക്കാതെ ആർക്കും നിലനിൽക്കാൻ കഴിയുന്നില്ല, അതിനെ വിട്ടിട്ട് നിൽക്കാൻ ആർക്കും തന്നെ കഴിയുന്നില്ല. ആരും തന്നെ അങ്ങനെ ചെയ്യുന്നെല്ലാം ആരും ചെയ്യെല്ലാം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം അനുഭവപ്പെടുന്നുണ്ടോ എല്ലാം ആ തത്വത്തെ ആശ്രയിച്ചിട്ടാണ്. ഇതൊക്കെ നമ്മളവിടെ വിശദീകരിച്ചാണ് എന്നും മറ്റും അവിടെ പറഞ്ഞിരിക്കുന്നു. അതെങ്ങനെ പ്രാണനാകും? ഇത് ബ്രഹ്മ നിർദ്ദിഷ്ടം. തദൈവ ഇഹാവി സന്നിധാന ജഗത്സർവം പ്രാണേ ഏജദീതി ലോകാശ്രയ ലോകാശ്രയത്വത്വ പ്രതിവിജ്ഞാന നിർദ്ദിഷ്ടം ഇത് ഗമ്യതേ. അതുതന്നെ ഇവിടെ സന്നിധാന സാമീപ്യമുള്ളതുകൊണ്ട് തന്നെ ഒരു പ്രകടനത്തിലാണ്. അതുകൊണ്ട് ജഗത്സർവം, ഈ പ്രപഞ്ചം മുഴുവൻ പ്രാണേജതി, പ്രാണനിൽ സ്പന്ദിക്കുന്നു. ഇത് ലോകാശ്രയവത്വ പ്രത്യഭിജ്ഞാന, ഈ ലോകം മുഴുവൻ അതിനെ ആശ്രയിക്കുന്നു. ലോകാശ്രയം അവിടെയാണ്. ഇത് എന്റെ പ്രത്യഭിജ്ഞ അവിടെ അങ്ങനെ പറഞ്ഞു. ലോകാശ്രയവത്വ അത് തന്നെ ഇവിടെയും പറഞ്ഞിരിക്കുന്നു, അവിടെ പറഞ്ഞതാണ് ഇവിടെയും പറഞ്ഞത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ട് നിർദ്ദിഷ്ടം അവിടെ നിർദ്ദേശിച്ച ബ്രഹ്മത്തെ തന്നെയാണ് ഇവിടെയും നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ഗമ്യതേ എന്നറിയാൻ കഴിയുന്നു. അല്ല, പ്രാണനല്ല. പ്രാണശബ്ദോപ്പി അയം പരമാത്മന്യേവ പ്രയുക്ത. ഇനി പ്രാണശബ്ദമാണെങ്കിലോ അത് പരമാത്മാ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. പ്രാണസ്യ പ്രാണ ഇത് ദർശനാബൃതാരണ്യത്തിൽ വരുന്നുണ്ട്. പിന്നെ അതേവ പ്രാണ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രാണന്റെ പ്രാണൻ എന്നെല്ലാം പറയുന്നിടത്ത് പ്രാണശബ്ദം ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലാണ്. ഏജ ഇതൃത്വം അഭിതം പരമാത്മന ഏവ ഉപദ്ധ്യത എന്ന വായുമാത്രസ്യ. ഇനി ഈ കമ്പനം, അങ്ങനെ കമ്പിപ്പിക്കുക ലോകത്തെ, ലോകത്തെ പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്നതും പരമാത്മന ഏവ ഉപദ്ധ്യത, പരമാത്മാവിൽ മാത്രമേ ഇത് യോജിക്കുന്നുള്ളൂ. എന്നാ വായു മാത്രസ്യ, കേവല വായുവിൽ അത് യോജിക്കത്തില്ല. കേവലമായ വായുവിനെ ഈ ലോകത്തെ മുഴുവൻ ചലിപ്പിക്കാൻ കഴിയത്തില്ല. അവിടെ പറഞ്ഞു ഉദാഹരണം ശരിയാണ്, അതിന് വിദ്യുത് സ്തനൈ വൃഷ്ടി ഹശനി ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കാം. പക്ഷേ പ്രപഞ്ചത്തെ മുഴുവൻ വായുവിന് അത് സാധ്യമല്ല. തഥാചയുക്തം അത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? എന്ന പ്രാണേന എന്ന അപാനേന മർത്യു ജീവതി കശ്ചന. പ്രാണനെ കൊണ്ടല്ല, അപാനനെ കൊണ്ടല്ല കശ്ചന മർത്യു ജീവതി. അത് നമ്മളവിടെ ചർച്ച ചെയ്താണ് മർത്യൻ ജീവിക്കുന്നത്, നിലനിൽക്കുന്നത്. പ്രാണാപാനന്മാരെ ആശ്രയിച്ചിട്ടില്ല. ഇതരേണ, ഇത് രണ്ടിൽ നിന്നും ഭിന്നമായിരിക്കുന്ന പ്രത്യേകാത്മാവിനെ ആശ്രയിച്ചിട്ടാണ്, അതിന്റെ അസ്തിത്വത്തിലാണ് ജീവന്തി എല്ലാം നിലനിൽക്കുന്നത്. യസ്മിന്നേതു ഉപാശ്രിതു, ഇതിൽ ഏതൊന്നിനാണോ പ്രാണനും അപാനനും ആശ്രിതമായിരിക്കുന്നത് ഏതൊന്നിനെയാണോ പ്രാണാപാനന്മാർ ആശ്രയിക്കുന്നത് ആ ഒന്നിനെ, ആ പ്രത്യക് സ്വരൂപത്തെ, അതിനെ ആശ്രയിച്ചിട്ടാണ് സർവ്വതും നിലനിൽക്കുന്നത്. ഇക്കാര്യം അവിടെ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞു ഇവിടെയും പറഞ്ഞല്ലോ, മഹത്ഭയം വജ്രം ഉദ്യതം. ആ വിഷയത്തെ കുറിച്ചും അടുത്ത് പറയുന്നു, ഉത്തരത്രാവി അത് കഴിഞ്ഞ് പറയുന്നു, ഭയാദസ്യാഗ്നിസ്തപതി ഭയാതപതി സൂര്യ ഭയാദിന്ദ്രശ്ച വായുശ്ച മൃത്യുർധാവതി പഞ്ചമഹ. അതും പറഞ്ഞു, അഗ്നി അസി ഭയാതപതി, അഗ്നി തപിക്കുന്നത്, അഗ്നിയുടെ സ്വഭാവം എന്താണ്? ഉഷ്ണം, ചൂട്, പിന്നെ പ്രകാശം, ഇത് രണ്ടുമാണ് അതിന്റെ സ്വഭാവം. ഈ രണ്ട് സ്വഭാവങ്ങളിൽ നിന്നും അത് വ്യതിചലിക്കാതെ അത് പ്രവർത്തിക്കുന്നതാണ് മുമ്പ് പറഞ്ഞത്. ഭയം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെ ഉല്ലംഘിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ കേവലം ജഡമായിരിക്കുന്ന ഈ അഗ്നി എന്ന് പറയുന്നത് അതിനെ ഉല്ലംഘിക്കുക, ഉല്ലംഘിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒന്നും അവിടെ പ്രാപ്തമേ അല്ലല്ലോ. കാരണം അത് നിയമത്തെ ഉല്ലംഘിക്കണമെങ്കിൽ ഉല്ലംഘിക്കുന്നതിനുള്ള ബോധം വേണ്ടേ? അല്ലെ, എങ്ങനെ ഉല്ലംഘിക്കും? അഗ്നി നിയമങ്ങളെ ഉല്ലംഘിക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? കാരണം അത് പല സമയവും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കേവലം ജഡമായ അഗ്നിക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല, അതിന്റെ പിന്നിൽ ചേതന ഉണ്ട്. അപ്പൊ ആ ചൈതന്യത്തെയാണ് ഇവിടെ പറയുന്നത്. ശ്രുതി പറയുന്നത് എന്താണ്? ദേവത, അധിഷ്ഠാന ദേവത എന്ന് പറയുന്നു. അപ്പോ ആ ചൈതന്യത്തെ ആശ്രയിച്ചിട്ടാണ് ഈ അഗ്നിയുടെ പ്രവർത്തനങ്ങളല്ല, അതിന്റെ പിന്നിലും ഉണ്ട് ഒരു ബോധം. അതിന്റെ പിന്നിൽ ചിത്ത് പ്രവർത്തിക്കുന്നുണ്ട്, ചൈതന്യം പ്രവർത്തിക്കുന്നുണ്ട്, ബോധസ്ഫുരണമുണ്ട്. ആ ബോധസ്ഫുരണത്തെ ആശ്രയിച്ചിട്ടാണ് ഇതിന്റെ പ്രവർത്തനവും. അവിടെ എന്താണ്? നിയമത്തെ അനുസരിക്കണം എന്നുള്ള ബോധമുണ്ട്, നിയമം ഉല്ലംഘിക്കാൻ പാടില്ല എന്നുള്ള ബോധമുണ്ട്. ആ ബോധത്തെ ആശ്രയിച്ചാണ് ബാഹ്യമായ ഭൗതികമായ ജഡപ്രവൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പറയുന്നത് ഭയന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. അല്ലാതെ കേവലം ജഡമായ ഒന്നിന് ഭയം എന്ന വികാരം ഉണ്ടാകത്തില്ല. ആ ദേവതയിൽ അതുണ്ട്. ആ നിയമത്തെ പാലിക്കാൻ താൻ ബാധ്യസ്ഥനാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ച വ്യവസ്ഥ തകടം മറിക്കും. അതുകൊണ്ട് എന്താ കുഴപ്പം? അത് പാടില്ല. എന്തുകൊണ്ടാണ്? എങ്ങനെയാണോ ഇവിടെ സൃഷ്ടിക്ക് ഒരു നിയമം ഉണ്ടായത്, അതുപോലെ സ്ഥിതിക്ക് ഇതിന്റെ സംരക്ഷണത്തിനും നിയമമുണ്ട്. സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? ജീവൻ അവന്റെ കർമ്മഫലത്തെ അനുഭവിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ. ആ ജീവന് അവന്റെ കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വ്യവസ്ഥ ഉണ്ടായാലേ പറ്റും. അവ്യവസ്ഥിതമായി കഴിഞ്ഞാൽ ജീവന് കർമ്മഫലത്തെ അനുഭവിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ജീവന്റെ പ്രവൃത്തിയുടെ ഫലത്തെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യവസ്ഥ ഇവിടെ ചെയ്തിരിക്കുകയാണ്. അത് ഇത് നിലനിൽക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് യാദൃച്ഛികമായി ഒന്ന് സംഭവിക്കുന്നു എന്ന് തോന്നുന്നതിന്റെ പിന്നിൽ പോലും അവിടെ നിയമമുണ്ട്. ആർക്ക്? ഈ ശക്തികൾക്ക്, പ്രകൃതി ശക്തികൾക്ക് ഉല്ലംഘിക്കാൻ കഴിയാത്ത ഒരു നിയമം. അത്തരൊരു നിയമം നിലനിൽക്കുന്നത് കൊണ്ടാണ് പറയുന്നത് മഹത്ഭയം. മഹത്ഭയം യസ്മാത് എന്ന് വ്യാഖ്യാനിച്ചതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ സാധാരണ ധരിക്കുന്ന തരത്തിലുള്ള ഭയത്തെക്കുറിച്ചല്ല ഇവിടെ പറയും. നമുക്കൊരാളെ പേടിയുണ്ട്, അതുപോലെയല്ല, അതിൽ ലംഘിക്കപ്പെടുന്നില്ല എന്നർത്ഥം. അപ്പോ ആ നിയമത്തിന് വിധേയമായിട്ടല്ലാതെ ഒരു കാര്യങ്ങളും സംഭവിക്കുന്നില്ല. നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ കണ്ടിട്ട് പറയണത് യാദൃശ്ചികമായി സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് അത് യാദൃശ്ചികമായെന്നേ ഉള്ളൂ. പരമാർത്ഥത്തിൽ എന്താണ്? അത് നിയമവിധേയമായി സംഭവിച്ച കാര്യമാണ്. പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിക്കുന്നു, അല്ലാതെ തന്നെ മനുഷ്യകൃതമായ അനർത്ഥങ്ങൾ സംഭവിക്കുന്നു. അപകടങ്ങൾ സംഭവിക്കുന്നു, അതൊക്കെ സംഭവിക്കുന്നു. നമ്മൾ പറയുന്നത് യാദൃച്ഛികമായി സംഭവിച്ചു അല്ല, അതിന്റെ പിന്നിൽ ഉള്ള നിയമത്തിനനുസരിച്ച് ഇവിടെ എന്ത് സംഭവിക്കത്തുള്ളൂ? എന്തോന്ന് പറഞ്ഞാൽ നന്മയായാലും ശരി തിന്മയായാലും ശരി എല്ലാ കാര്യങ്ങളും, ധർമ്മമായാലും ശരി അധർമ്മമായാലും ശരി, വ്യവസ്ഥാപിതമായ ആ നിയമങ്ങൾക്കനുസൃതമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ശരി, ഇതെല്ലാം സൃഷ്ടി എന്ന് പറയുന്നത് യാദൃച്ഛികമായിട്ടാണ് സംഭവിച്ചത്. അങ്ങനെ യാദൃച്ഛികമായ സംഭവത്തിനുള്ള നിയമമുണ്ടോ? ഉണ്ടെങ്കിൽ യാദൃശ്യമായിട്ടാണ് സംഭവിച്ചത്. എന്തായാലും അതിന്റെ പിന്നിലൊരു നിയമമുണ്ട്. ഇതിന്റെ എല്ലാം നാശം യാദൃശ്യമായി സംഭവിക്കുമോ? അങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ സംഭവിക്കും. എന്താ ശരി ഉത്തരം? അത് മനുഷ്യന് കൊടുക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? മനുഷ്യന്റെ ബുദ്ധിക്ക് വിഷയമാകുന്ന ഒരു കാര്യമല്ല അത്. മനുഷ്യന്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. ഒരു പരിമിതി വരെ അത് വിഷയമാകത്തുള്ളൂ. ആ വിഷയമാകുന്ന പരിമിതിക്ക് നിന്നുകൊണ്ട് നമ്മൾ പറയും ഇതെന്താണോ, ഇതെല്ലാം എന്റെ കണക്കുകൂട്ടലനുസരിച്ച് സംഭവിച്ചതാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ കണക്കുകൂട്ടലനുസരിച്ച് സംഭവിച്ചതാണ്, ഇത് അങ്ങനെയല്ല, എനിക്കറിയില്ല, യാദൃശ്യമായി സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ് നമ്മളിതിനെ രണ്ടാക്കുന്നു. പക്ഷെ എന്താണ് യാദൃശ്ചികം, എന്താണ് മറിച്ച് യാദൃശ്ചികമല്ലാത്തതെന്നുള്ളത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് തീരുമാനിക്കാൻ പറ്റില്ല. എന്താണ് ഇതിന്റെ പിന്നിലുള്ള നിയമം എന്ന് പറയുന്നത് ബുദ്ധിക്ക് പിടികിട്ടുന്ന ഒരു കാര്യമല്ല. ആത്യന്തികമായി എല്ലാം പോകുന്നത് ശരിയായിട്ട് തന്നെയാണ്, എല്ലാ ശരിയായ ദിശയ്ക്ക് തന്നെയാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനറിയണം. ഭയത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭയകാരണമായിരിക്കുന്ന ഈ കാര്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അമൃതാഭവന്തി, അവർ മുക്തരായിത്തീരുന്നു എന്നാണ്. ഇത് ഇങ്ങനെ വ്യവസ്ഥിതമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുന്ന ഒരുവന്റെ മനസ്സ്, അവന്റെ മനസ്സ് ശാന്തമാവും, അവന്റെ മനസ്സ് ശാന്തമായി തീരും. എന്തെന്നാൽ അവൻ നിശ്ചിന്തനായി തീരുന്നു. അവൻ നിശ്ചിന്തനായി തീരുമ്പോൾ എവിടെ നിശ്ചിന്തനാകുന്നു? തത്വത്തിൽ നിശ്ചിന്തനായി തീരുന്നു. അതിലൂടെ അവൻ മഹത് ഭയമായി കാണുന്ന എന്തിനാണ്? തത്വത്തെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞു മഹത് ഭയം യസ്മാ. തത്വത്തെയാണ് അവൻ കാണുന്നത്. ആ തത്വത്തെ അവൻ ഗ്രഹിക്കുമ്പോൾ അവൻ നിശ്ചിന്തനാകുന്നു. അവനാണ് പറയുന്നത് എന്താണ്? അവൻ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. പ്രാപഞ്ചികമായ എല്ലാ രഹസ്യത്തെയും അവൻ അറിഞ്ഞിരിക്കുന്നു എന്നറിയുന്നതാണ്. അല്ലാതെ മറ്റൊരാളുടെ മനസ്സിൽ ഇരിക്കുന്ന വായിക്കുന്നതല്ല. അതൊന്നും പ്രപഞ്ച രഹസ്യത്തെ അറിയുന്ന കാര്യങ്ങളല്ല. ചെറിയൊരു അഭ്യാസം ഉണ്ടെങ്കിൽ അത് സാധിക്കും. സാധിക്കാമെന്നുള്ള കാര്യമാണ് വേറൊരാളുടെ മനസ്സ് വായിക്കുന്നത്. ഇന്നത് ആ ശാസ്ത്രമൊക്കെ ഒരുപാട് അതും പറയാം. അത്തരം ശാസ്ത്രങ്ങളൊക്കെ ഇന്ന് ഒരുപാട് വികസിച്ചിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കഠിനമായ തപസ്സും ഒന്നും ചെയ്യേണ്ട കാര്യം ഇന്നില്ല. വേറൊരാളുടെ മനസ്സ് വായിക്കുന്നത് അറിയാമെന്നുള്ളവരുടെ അടുത്ത് പോയിട്ട് ഒരു മാസത്തെ ട്രെയിനിങ് മതി. ആരുടെ മനസ്സിൽ നിന്ന് വായിക്കും? വായിച്ച് മറ്റുള്ളവരുടെ അടുത്ത് പറയരുതെന്നേ ഉള്ളൂ. അത് അല്ല രഹസ്യം എന്ന് പറയുന്നത്. രഹസ്യം എന്ന് പറയുന്നത് ഇതിനെ അറിയുന്നതാണ്, പ്രപഞ്ച രഹസ്യത്തെ അറിയുന്നു എന്ന് പറയുന്നു. അപ്പോ ഭയം എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. ഭയത്തെ അറിഞ്ഞാൽ മുക്തരാകുന്നു എന്ന് പറയുന്നു ഇതുകൊണ്ടാണ്. അത് മുക്തിക്ക് കാരണമാകുന്നു എങ്ങനെ? ഇത് എല്ലാം നിയമവിധേയമായിട്ടാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. പിന്നെ അങ്ങനെ നിയമവിധേയമായി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം അത് അനുകൂലമായും പ്രതികൂലമായും വരും. അനുകൂലമായി വന്നു കഴിഞ്ഞാൽ തനിക്ക് സന്തോഷമായിരിക്കും, പ്രതികൂലമായി വന്നു കഴിഞ്ഞാൽ ദുഃഖമായിരിക്കും. അത് വിഷയം വരെ അത് തന്നെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ തനിക്ക് അനുകൂലമായി വന്നാൽ അത് ശരിയെന്ന് തനിക്ക് തോന്നും, പ്രതികൂലമായി വന്നു കഴിഞ്ഞാൽ തെറ്റെന്ന് തോന്നും. അതെല്ലാം സത നീതിയുടെയും ധർമ്മത്തിന്റെയും ഒക്കെ വിഷയങ്ങളാണ്. ഇവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നത്, ഇവിടെ പറയുന്ന തത്വത്തെക്കുറിച്ചാണ്. അപ്പോൾ തത്വം എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ച വ്യവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ആ വ്യവസ്ഥയ്ക്ക് വിധേയമായി ഇവിടെ സർവ്വവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ, അത് ധർമ്മമാണോ അധർമ്മമാണോ എന്നുള്ള വിഷയമല്ല. പിന്നെ എന്താണ് ഒരുവൻ അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകും. എന്താണ് ഭയം എന്നതിനെ വിളിച്ചത് എന്നവൻ മനസ്സിലാവും. ഈ വ്യവസ്ഥകൾ നിലനിർത്തുന്നതുകൊണ്ട് ഈ വ്യവസ്ഥകൾക്ക് സർവപ്രപഞ്ച ശക്തികളും വിധേയമാകാൻ ബാധ്യസ്ഥമായിരിക്കുന്നു. അതാണ് സൃഷ്ടിയുടെ രഹസ്യം. ഈ തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുകൂടെ അറിയും, ബ്രഹ്മം ബ്രഹ്മമെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ. ബ്രഹ്മം ബ്രഹ്മമെന്ന് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഭാവനകൾ ചെയ്തുകൊണ്ട് നടന്നിട്ടും കാര്യമില്ല. മനസ്സ് ശാന്തമാണല്ലേ, അതിനെന്താ ഉപായം? അതാണ് ഇവിടെ പറയുന്നത്. ഈ ഭയത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ജഗത് വ്യവസ്ഥ എന്താണ്, എന്തിനെ ആശ്രയിച്ച് നടക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇതിനെക്കുറിച്ചൊന്നും വ്യാകുലപ്പെടുന്നില്ല. ധർമാധർമ്മത്തെക്കുറിച്ചോ ന്യായ അന്യായങ്ങളെ കുറിച്ചോ അനുകൂല പ്രതികൂലതകളെ കുറിച്ചോ അതെല്ലാം ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് അവൻ വ്യാകുലപ്പെടുന്നില്ല. അവന്റെ അന്തരാത്മാവിൽ അവന് ഈ അറിവ് കൊണ്ടുണ്ടാകുന്ന ശാന്തിയെ അവന് തിരിച്ചറിയാൻ പറ്റും. അതാണ് അതിന്റെ പ്രയോജനം. അതുകൊണ്ട് പറയുന്നു, തേ അമൃതാഹ ഭവന്തി, അവർ അമൃതരായി തീരുന്നു. അല്ലാതെ ഇവിടെ തത്വജ്ഞാനം കൊണ്ടുള്ള അമൃതത്വം എന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. ഇവിടെ അത് തന്നെ പറയുന്നു, ഏ വിദുഹു തേ അമൃതാഹ. വിദു എന്ന് വെച്ചാൽ അറിയുന്നവർ. അതുകൊണ്ടാണ് പറയുന്നത് അമൃതത്വത്തിന് കാരണം അറിവാണ്, വേറൊന്നുമല്ല എന്ന് പറയും. വേറൊന്നുകൊണ്ട് സാധ്യമല്ല. ഈ തത്വത്തെ അറിയുമ്പോൾ മാത്രമേ അവന്റെ മനസ്സ്, അതിന്റെ ആദ്യ പടിയാണ് മനസ്സ് ശാന്തമാകുക എന്ന് പറയും. അത് തന്നെയാണ് വേറൊരു ഭാഷ പറയുന്നത് ചിത്തശുദ്ധി എന്ന് പറയും. അപ്പൊ ശരിയായ ചിത്തശുദ്ധിക്കും അറിവ് കാരണമാണ്. ചിത്തശുദ്ധി കൊണ്ട് അറിവ്, അറിവ് കൊണ്ട് ചിത്തശുദ്ധി, രണ്ടും പരസ്പര പൂരകങ്ങളാണ്, പരസ്പര അപേക്ഷങ്ങളാണ്. എത്രമാത്രം അറിവിൽ ദൃഢത വർദ്ധിക്കുന്നു അതനുസരിച്ച് ചിത്തശുദ്ധിയും വർദ്ധിക്കും. എത്രമാത്രം ചിത്തശുദ്ധി വർദ്ധിക്കുന്നു അതനുസരിച്ച് അറിവിന്റെ ദൃഢതയും വർദ്ധിക്കുന്നു. അപ്പോ അമൃതത്വം എന്ന് പറയുന്ന ആ ഫലം ഇതിനെ ഈ പരസ്പര അപേക്ഷിതമായിരിക്കുന്ന രണ്ടിനെ ആശ്രയിച്ചാണ് വരുന്നത്. അത് ഒരു അമൃതത്വത്തിന്റെ ഒരു ഉപായത്തെയും അതിന്റെ ഫലത്തെയും ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അറിവെങ്ങനെ അമൃതത്വത്തിന് ഉപകരിക്കുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് അതിന് ഈ ഭയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ ഭയം എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ വ്യാവഹാരികമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭയമുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിൽ പറയും, എന്താണ് ദൈവം എന്ന് പറയുന്നത്? ദൈവഭയത്തോടുകൂടി ജീവിക്കണമെന്ന് പറയും. അതല്ല ഇത്. ദൈവഭയത്തോടുകൂടി ജീവിക്കണമെന്ന് പറയുന്നത് മനുഷ്യനെ സദാചാരനിഷ്ഠനായി ജീവിക്കുന്നതിന് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. സമൂഹം എന്താണോ തെറ്റെന്ന് കരുതുന്നത് നീ ചെയ്യരുത്, സമൂഹം എന്താണോ ശരിയെന്ന് കരുതുന്നത് നീ ചെയ്യണം. ആ തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് ദൈവശിക്ഷ ഉണ്ടാകും. ഇങ്ങനെ പറഞ്ഞ് എന്താണ് കൊച്ചു കുഞ്ഞുങ്ങളെ പിശാചിനെ കുറിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തി അവനെ വരുതിക്ക് നിർത്തുന്നത് പോലെ വിവേകശൂന്യരായ മനുഷ്യരെ വരുതിക്ക് നിർത്താൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു വിദ്യയാണ്. അതെന്താണ്? ദൈവഭയം എന്ന് പറയുന്നു. അങ്ങനെ ദൈവഭയത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഉദ്യതം മഹത് വജ്രം, വജ്രായതും പോലെയല്ല ദൈവം ശരിക്കും കയ്യിലൊരു വാണമെടുത്ത് വെളിച്ചപ്പാടിനെ പോലെ നിൽക്കുകയാണ് എന്നെ ശിക്ഷിക്കാനായിട്ട്. അങ്ങനെ ശിക്ഷാരക്ഷകൾ നടപ്പിലാക്കുന്ന ആ ദൈവം ഒരു വ്യക്തിയെപ്പോലെ ഇരിക്കുന്നു എന്നൊക്കെയുള്ള കഥകൾ പറയും പുരാണങ്ങളിലും മറ്റും. എന്തിനു വേണ്ടി? അത് മൂഢ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി പറയുന്നതാണ്. വസ്തുസ്ഥിതി കഥനമല്ല, അതങ്ങനെ പറയുന്നതല്ല. പക്ഷെ മൂഢ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ വേറെ വഴിയില്ല, അതുകൊണ്ട് പറയുന്നു അങ്ങനെ അങ്ങനെയെല്ലാം ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ ദൈവഭയം വേണം, അവിടെ ദൈവഭക്തി വേണം, ഇതെല്ലാം പറയും. അത് ആരാണോ അതാവശ്യമുള്ളവർക്ക് അത് വേണ്ട, എങ്ങനെയാണോ രോഗം അതനുസരിച്ചും പറഞ്ഞു. ഒരുവന്റെ ഉള്ളിൽ എത്രമാത്രം മൂഢതയുണ്ടോ ആ മൂഢതയ്ക്കനുസരിച്ചുള്ള ഉപദേശം, അതാണ് പുരാണ ഇതിഹാസങ്ങളിലും മറ്റും വരുന്ന ഉപദേശം. അത് ആവശ്യമുള്ളത് തന്നെയാണ്, പക്ഷെ അത് വ്യക്തിക്കനുസരിച്ച്. ഇവിടെ പറയുന്ന അങ്ങനെയുള്ള ഇതല്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു വെളിച്ചപ്പാടായിട്ടൊരു ഈശ്വരൻ ഇല്ല. ഈ തത്വത്തിൽ നിന്ന് വേറിട്ട് അങ്ങനെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി കാരണമായിട്ട് വേറൊരു ദൈവമില്ല. പക്ഷെ പുരാണങ്ങളിൽ അത് വർണ്ണിക്കും. അതിൻ്റെ അതിൻ്റെ താല്പര്യം വേറെ. അങ്ങനെ മനുഷ്യനെ നേർവഴിക്ക് നടത്താൻ പറ്റും. ഒരു പാപം ചെയ്യുന്ന ഒരുവനോട് പറയുന്നു, മരിച്ചു കഴിഞ്ഞാൽ നിന്നെ അവിടെ ചീനച്ചട്ടിയിലിട്ട് വറക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭയം നിന്നിരിക്കും. എപ്പോഴും നടക്കില്ല, പറയും എന്നാ വരുന്നെടുത്ത് വെച്ച് കാണാം തൽക്കാലം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, ആ വിദ്യ പിന്നെ ഫലിക്കത്തില്ല. പക്ഷെ ചിലടത്ത് അത് ഭയക്കും, ആ ഭയം പിന്നെ അവൻ അതിൽ നിന്ന് പിന്മാറും. ആ പറയുന്നതിന് അത്രേ അർത്ഥമുള്ളൂ. ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ദൈവത്തെ ആശ്രയിക്കുന്നില്ല, അങ്ങനെ ഒരു ദൈവത്തെ അംഗീകരിക്കുന്നുമില്ല. അപ്പൊ ഭയം എന്ന് പറയുമ്പോൾ എന്താണോ ദ്വിതീയാദ്വൈ ഭയം ഭവതി, മറിച്ച് ആ ഭയത്തെ ഇവിടെ നിഷേധിക്കുക ചെയ്യുന്നത്, ഏത് വാൾ ഉയർത്തി പിടിച്ചിരിക്കുന്ന ആ ദൈവഭയത്തെ ഇവിടെ നിഷേധിക്കുക, അതിനിവിടെ അംഗീകരിക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് ഭിന്നമായി പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടികർത്താവ് അതിനെ അംഗീകരിച്ചുകൊണ്ട് പോകുന്ന വിചാര രീതിയുണ്ട്. അങ്ങനെ അതിനെ അംഗീകരിക്കുന്ന മതങ്ങളൊന്നും അതിനൊന്നും ഇവിടെ സ്ഥാനമില്ല. ഇവിടെ അദ്വൈതത്തിൽ അന്നിവിടെ സ്വീകരിക്കുന്നു. അതേസമയം ഇവിടെ പറയുന്നുണ്ടെന്താണ്, എല്ലാം ആ ദൈവഭയത്തെ പിന്തുടർന്നെല്ലാം ഇവിടെ വ്യവസ്ഥാപിതമായി നടക്കുന്നു. അവിടെ എന്താണ് ആ ഭയം എന്ന് പറയുന്നത്? സ്വയം ആ ദൈവം തന്നെ, ആ ദൈവം എന്ന് പറയുന്നത് തത്വം തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് ഈ ജീവന്റെ നിലനിൽപ്പിലൂടെ ആവശ്യമാണ്. ഈ പ്രപഞ്ചത്തിൽ കർമ്മവും ഫലവും തമ്മിലൊരു ബന്ധം കാണും, അതനുസരിച്ച് ജീവൻ ഇവിടെ നിലനിൽക്കണം, അതനുഭവിക്കണം. അപ്പം അതിനു വേണ്ടിയിട്ട് ഈ തത്വത്തിൽ നിയമങ്ങളുണ്ട്. ആ നിയമത്തെ എങ്ങനെയാണോ അല്പജ്ഞനായിരിക്കുന്ന ആ ജീവൻ പാലിക്കാൻ നിർബന്ധിതനായിരിക്കുന്ന അതുപോലെ ജീവനെക്കാളും ഉയർന്ന നിലയിലുള്ള ദേവന്മാരുൾപ്പെടെയുള്ളവർ, ലോകപാലന്മാരുൾപ്പെടെയുള്ളവർ, ദേവതകൾ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും അതിനെ പാലിക്കുന്നു. ഇതാണ് അതിന് തത്വത്തിൽ നിന്ന് അന്യമായി ഒരു ദേവനോ ഒരു ജീവനോ ആവശ്യമില്ല, ഒരു ദേവതയോ ആവശ്യമില്ല. ഇതെല്ലാം ഒന്നിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ വ്യാവഹാരികമായി ഇതെല്ലാം ഉണ്ട്. ഭയക്കുന്നവനും ഭയപ്പെടുത്തുന്നവനും ഭയവും എല്ലാം ഉണ്ട്. അത് എന്താണ് തത്വത്തിൻ്റെ തന്നെ നാനാഭാവങ്ങൾ. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് ഇവിടുത്തെ തത്വം തികച്ചും വ്യത്യസ്തമാണ്. അപ്പോ ഈ പറയുന്ന രീതിയിൽ എന്താണ് സൃഷ്ടികർത്താവായി ഭയത്തെ ഉളവാക്കുന്ന പ്രപഞ്ച ഭിന്നനായ ഒരു ഈശ്വരൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഈശ്വരനെ അദ്വൈതം നിഷേധിക്കുന്നു. എങ്ങനെയാണോ അങ്ങനെ ഒരു ഈശ്വരനെ ആധുനികമായ ശാസ്ത്രജ്ഞന്മാരെ നിഷേധിക്കുന്നു. ആധുനിക ശാസ്ത്രജ്ഞന്മാരല്ല, മാത്രം ഒരു ഈശ്വരനെ നിഷേധിക്കുന്നവരാണ്. എല്ലാ ശാസ്ത്രന്മാരും നിഷേധിക്കുന്നുണ്ട്, അത് ശരിയല്ല. സൃഷ്ടിക്ക് കാരണക്കാരനായി അങ്ങനെ ഒരു ദൈവത്തെ സ്വീകരിക്കുന്നതിന് യാതൊരു യുക്തിയും കാണുന്നില്ല. അവർ പറയുന്നത് ശരിയുമാണ്. പക്ഷെ എന്താണ്, അവര് തത്വചിന്തയുടെ ഭാഗത്ത് എത്തുന്നില്ല, താത്വികമായ ഈശ്വരനെ കുറിച്ച് വിശകലനം ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിനെ അംഗീകരിക്കാനോ നിഷേധിക്കാനോ ഒരുമ്പെടുന്നില്ല. ആരെങ്കിലും അതിലേക്ക് ഒരുമ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് മനസ്സിലാകും എന്താണ് പരമാർത്ഥത്തിലുള്ള ഈശ്വര തത്വം, എന്തുകൊണ്ടത് അന്ന് ഷേദ്യമായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാകും. അതുകൊണ്ട് അതും ഇതും തമ്മിൽ നമ്മൾ ബന്ധപ്പെടുത്തി ചിന്തിക്കരുത്. അപ്പോൾ ഇവിടെ ഈ തത്വത്തെ പിന്തുടരുന്നു, സർവവും പ്രപഞ്ചത്തിലെ സർവവും പ്രാപഞ്ചിക ശക്തികളല്ല, അതിനെ പിന്തുടരുന്നു, അതിന്റെ വ്യവസ്ഥയ്ക്ക് വിധേയമായി പോകുന്നു. ഇതറിയുന്ന ഒരുവൻ, അതാണ് ഇവിടുത്തെ പ്രാധാന്യം, ഈ തത്വത്തെ അറിയുന്ന ഒരുവൻ നിശ്ചിന്തനാകുന്നു, അവന്റെ മനസ്സ് തത്വത്തിലേക്ക് ഉറയ്ക്കുന്നു എന്നാണ് അദ്വൈതത്തിന്റെ വഴി. അല്ലാതെ ചിത്തവൃത്തിയെ നിരോധനം ചെയ്തതുകൊണ്ടോ മറ്റെന്തെങ്കിലും താത്കാലികമായി മനസ്സിനെ ശമിപ്പിക്കുന്ന എന്തെങ്കിലും അഭ്യാസങ്ങൾ ചെയ്തതുകൊണ്ടോ ഒന്നും ഇത് സാധ്യമല്ല, അതാണ് അദ്വൈതം പറയുന്നത്. പിന്നെയോ വ്യക്തമായ തത്വബോധം കൊണ്ടേ അത് സാധ്യമാകും. എപ്പോഴും ഇത് ഇങ്ങനെ രണ്ട് വഴിക്ക് പോയിക്കൊണ്ടിരിക്കും, തത്വബോധത്തിന്റെ വഴി ഒന്ന്, മറ്റുള്ള അഭ്യാസങ്ങളുടെ വഴി മറ്റൊന്ന്. Thank you.